ചതുർത്ഥാധ്യായം തൃതീയ ബ്രാഹ്മണ സപ്തമമുണ്ട്. അഥ സമാന സന്നുഭവ ലോകോ പ്രതിപന്ന പ്രതിപത്യവ്യോ ഇഹലോക പരലോകോ വതദേഹേന്ദ്രിയാദി സംഘാത ത്യാഗ അന്യോപാദാന സന്താന പ്രബന്ധ ശത സന്നിപാതൈഹി അനുക്രമേണ സഞ്ചരതി. ധീ സാദൃശ്യമേവ ഉഭയലോക സഞ്ചരണ ഹേതു ന സുത. ആത്മാവ് എന്റെ സഞ്ചരണം, ഉഭയലോക സഞ്ചരണം, ഇഹലോക പരലോകം അല്ലെങ്കിൽ ജാഗ്രത സ്വപ്നം രണ്ടും എടുക്കാം. അനന്ത ഹേതു ധീ സാദൃശ്യമേവ ധീ താതാന്യം ചൈതന്യത്തിന് ബുദ്ധിയുമായിട്ടുള്ള താതാത്മ്യം അതാണ്. അതുകൊണ്ട് എന്തോരുന്നു അധ സമാനസൻ, ഈ താതാത്മ്യം കൊണ്ട് ചൈതന്യവും ബുദ്ധിയും തമ്മിലുള്ള താതാത്മ്യം കൊണ്ട് ഉഭവലോകവും രണ്ടു ലോകത്തിലേക്കും സഞ്ചരിക്കുന്നു. ഇവിടെ പറയുന്നത് ജനന മരണങ്ങളെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത്. ജനിക്കുന്നു മരിക്കുന്നു എന്ന് പറയുന്നു, ഈ ലോകത്തിൽ നിന്ന് പരലോകത്തിലേക്ക് പോകുന്നു എന്ന് പറയുന്നു, ജന്മം പുനർജന്മം എന്ന് പറയുന്നു. ഇതെല്ലാം എന്താണ്? അവിദ്യ ഭ്രാന്തി വശ, ഇവനൊരു ഭ്രാന്തി മാത്രമാണ്. പരമാർത്ഥത്തിൽ അങ്ങനെ ഈ ജന്മമോ പരജന്മമോ പുനർജന്മമോ ഒന്നുമില്ല. ഈ ചൈതന്യവും ബുദ്ധിയുമായിട്ടുള്ള താതാന്യം കൊണ്ട് ഉഭവലോകവും പ്രതിപന്ന പ്രതിപത്തവ്യവും പ്രതിപന്നമായ ഇവരെ പ്രാപിച്ചു കഴിഞ്ഞ ലോകം, അത് ഈ ലോകം തന്നെ. ഇനി പ്രതിപത്തവ്യം, ഇനി പ്രാപിക്കേണ്ടതായ ലോകം, പ്രാപ്തവും പ്രാപ്തവ്യവുമായ ലോകങ്ങൾ. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ ശരീരം പ്രാപ്തം, ഇനി ശരീരം നാശത്തിന് ശേഷം കിട്ടേണ്ടത് പ്രാപ്തവ്യം. അതാണ് പ്രതിപന്ന പ്രതിപത്തവ്യവും. ഏതാണ് ഇഹലോക പരലോകവും? ഇഹലോകം പ്രാപ്തമായി, പരലോകം ഇനി പ്രാപിക്കേണ്ടതാണ്. ഉപാത്ത ദേഹേന്ദ്രിയാദി സംഘാത തത്യാഗ. ആദ്യം എന്ത് ചെയ്യുന്നു? ദേഹേന്ദ്രിയാദി സംഘാതത്തെ ഉപാത്തം സ്വീകരിക്കുന്നു. അതിവിടെ ഇപ്പോൾ സംഭവിച്ചു കഴിഞ്ഞു. ഈ ശരീരം കിട്ടിയിരിക്കുന്നു, അതാണ് ഉപാത്ത ദേഹേന്ദ്രിയാദി സംഘാതം. പിന്നെ ത്യാഗം, പിന്നെ ഇതിനുപേക്ഷിച്ച് വേറെ ശരീരത്തെ സ്വീകരിക്കുന്നു പരലോകത്തിലേക്ക് വേണ്ടി. അന്യോപാദാനം, വീണ്ടും മറ്റൊന്നിനെ സ്വീകരിക്കുന്നു. സന്താന പ്രബന്ധ ശത സന്നിപാത, ഇതിന്റെ ഈ ഒരു ഒഴുക്ക്, സന്താനം പ്രബന്ധം, ഈ ഒഴുക്ക് ഇതിന്റെ ഒരു അവസാനമില്ലാത്ത ഒരു കൂട്ടം ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ശത സന്നിപാത ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അനുക്രമേണ സഞ്ചരതി, അതുകൊണ്ട് ഒരു ശരീരം വിട്ട് വേറൊരു ശരീരം, അത് ശരീരം വിട്ട് മറ്റൊരു ശരീരം എന്നിങ്ങനെ ഇഹലോക പരലോകങ്ങളിൽ സഞ്ചരിക്കുന്നു. ഇത് ഈ സഞ്ചാരം എന്ന് പറയുന്നത് ചൈതന്യവും ബുദ്ധിയുമായിട്ടുള്ള താതാത്മ്യം കൊണ്ട് സംഭവിക്കുന്നതാണ്, അല്ലാതെ വാസ്തവത്തിൽ അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല. ഇഹലോകവും പരലോകവും ഒന്നും പരമാർത്ഥത്തിലല്ല. ധീ സാദൃശ്യമേവ ഉഭയലോക സഞ്ചരണ ഹേതു, ഉഭയലോക സഞ്ചാരത്തിന് ഹേതുവായിരിക്കുന്നു. ജാഗ്രത ആയാലും ശരി, സ്വപ്നമായാലും ശരി, അല്ല മറിച്ച് ഇഹലോകം പരലോകമായാലും ശരി, ഇവിടെ എല്ലാം ധീ സാദൃശ്യം, ധീ താതാത്മ്യം എന്നിന്റെ ചൈതന്യത്തിന് ബുദ്ധിയോടുള്ള താതാത്മ്യമാണ് ഉഭയലോക സഞ്ചരണ ഹേതു. ഈ സഞ്ചാരത്തിന് ന സ്വത, അല്ലാതെ ഇത് സ്വതേ ചൈതന്യത്തിന് ജനന മരങ്ങളെല്ലാം സഞ്ചാരമില്ല എന്നർത്ഥം. തത്ര നാമരൂപാധി സാദൃശ്യം ഭ്രാന്തി നിമിത്തം യത് തദൈവ ഹേതു ന സ്വതൈത്യേത് തുച്ഛതേ. ഇവിടെ ബുദ്ധിയോട് മാത്രമല്ല, നാമരൂപ ഉപാധി സാദൃശ്യം, നാമരൂപ ഉപാധികളോടുകൂടി, നാമ ഉപാധി അഹം എന്ന് പറയുന്നിടത്തേനും നാമമുണ്ടല്ലോ, പിന്നെ അതിനൊരു രൂപമുണ്ടല്ലോ, അത് ഈ ശരീരം വരെ വരുന്നു. നാമവും രൂപവും വരുന്നു, പുരുഷൻ സ്ത്രീ മനുഷ്യൻ തുടങ്ങിയ നാമവും രൂപവും. ഇതിനോടെല്ലാം ഉള്ള ഈ സാദൃശ്യം, ഈ താതാത്മ്യം ഭ്രാന്തി നിമിത്തമാണ്. ഈ താതാത്മ്യം തന്നെ ഭ്രാന്തിയാണ്, ഇതിന് ഭ്രാന്തി നിമിത്തവുമാണ്. അല്ലാതെ ആത്മാവിൽ സ്വതേ സംഭവിക്കുന്നതല്ല. തദൈവ ഹേതു, അതാണ് ഈ സഞ്ചാരത്തിന് ഹേതു. ന സ്വത, അല്ലാതെ ഇത് സ്വയം സഞ്ചരിക്കുന്നില്ല. ചൈതന്യത്തിന് അങ്ങനൊരു സഞ്ചാരമില്ല. ഇത്യേത് ഉച്ചതേ, അതാണ് അടുത്ത് വ്യക്തമാക്കുന്നത്. യസ്മാത് സമാനസ്ഥൻ ഭൂലോകോ അനുക്രമേണ സഞ്ചരതി. ഞാൻ മന്ത്രത്തെ വ്യാഖ്യാനിക്കുകയാണ്. സമാനസ്ഥൻ, സമാനസ്ഥൻ, ഈ പ്രത്യേകാത്മാ സമാനനായി എന്ന് വെച്ചാൽ ബുദ്ധിയോട് താതാത്മ്യപ്പെട്ട് ഉഭവലോകോ അനുസഞ്ചരതി, ജാഗ്രത സ്വപ്നങ്ങളിലേക്ക് തുടർന്ന് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. അതാണ് സമാനസ്ഥൻ ഉഭവലോകോ അനുക്രമേണ സഞ്ചരതി. തദ്ദേത് പ്രത്യക്ഷം, ഇത് അനുഭവസിദ്ധമായ കാര്യമാണ് സർവർക്കും. ഈ തേത് ദർശയതി, അതാണ് ഇവിടെ കാണിക്കുന്നത്. യദോ ധ്യായ ദൈവ ലേലായ ദൈവ, മന്ത്രത്തിൽ ധ്യായ ദൈവ ലേലായ ദൈവ സഹി സ്വപ്നോ ഭൂത്വ ഇമം ലോകം അതിക്രാമതി മൃത്യുഹോ രൂപാണി. ധ്യായ ദൈവ, ഇവിടെ ജാഗ്രതത്തിലായാലും സ്വപ്നത്തിലായാലും ശരി, ധ്യായതീവ ധ്യാനം വ്യാപാരം കരോതീവ ചിന്തയതീവ, ധ്യാനം വ്യാപാരവതിയും ബുദ്ധിം എസ തസ്തേന ചിത് സ്വഭാവജ്യോതി രൂപേണ അവഭാസേൻ തസ്സദൃശ തസ്സമാന സൻ ധ്യായതീവ ആലോകവദേവ അതോ ഭവതി ചിന്തയതി ഇനി ഭ്രാന്തർ ലോകസ് നതു പരമാർത്ഥതോ ധ്യായതി. ബുദ്ധിയുമായിട്ടുള്ള ചൈതന്യത്തിന്റെ താതാത്മ്യം കൊണ്ട് ചിന്തിക്കുന്നു എന്നാണ്, ആണ് ചിന്തയ്ക്ക് കാരണം. ധ്യായതി ധൈ ചിന്തായ എന്ന് പറയുന്ന അർത്ഥത്തിലുള്ള ധാതുവിന്റെ രൂപമാണ് ധ്യാനം എന്ന് വെച്ചാൽ ചിന്ത എന്നാണ് അർത്ഥം. അത് പിന്നെ യോഗം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് ഏകാഗ്രമായ ധ്യാനം എന്നുള്ള അർത്ഥത്തിൽ, അല്ലെങ്കിൽ പൊതുവെ ധ്യാനം എന്ന് പറഞ്ഞാൽ ചിന്ത എന്നാണ് അർത്ഥം. ധ്യാനിക്കുന്നു എന്ന് പറഞ്ഞാൽ ചിന്തിക്കുന്നു. യോഗപക്ഷത്തിൽ വരുമ്പോഴാണ് അതിന് സമാധിക്ക് കാരണമായ ധ്യാനം ധ്യാനധാരണ സമാധി എന്ന് വരുന്നത്. ഇവിടെ അതിന്റെ ചിന്തിക്കുക എന്നുള്ള അർത്ഥം എടുത്ത് പറയുന്നു. ധ്യായതീവ ധ്യാനം വ്യാപാരം കരോതീവ ചിന്തയതീവ ധ്യാനം വ്യാപാരവതിയും ബുദ്ധിയും. വാസ്തവത്തിൽ ധ്യാനം വ്യാപാരം അത് സാധാരണ ചിന്തയായാലും കൊള്ളാം, ഏകാഗ്രമായ ചിന്ത ആയ ധ്യാനമായാലും കൊള്ളാം, ഏതായാലും ശരി. ആ ധ്യാനം വ്യാപാരം എവിടെയാണ് സംഭവിക്കുന്നത്? ധ്യാനം വ്യാപാരവതിയും ബുദ്ധിയും. ബുദ്ധിയിലാണ് സംഭവിക്കുന്നത്. ബുദ്ധിയുടെ പരിണാമമാണ് ചിന്ത എന്ന് പറയുന്നത്. ആ ബുദ്ധിയുടെ ചലനമാണ്, അത് ബുദ്ധിയിൽ സംഭവിക്കുന്ന കാര്യമാണ്. സ പക്ഷേ പ്രത്യേകാത്മാ ഞാൻ പറയുന്നു, ഞാൻ ചിന്തിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ധ്യാനിക്കുന്നു എന്നുള്ള ഈ അനുഭവത്തോടെ വിശ്രണം ചെയ്യുകയാണ്. ധ്യാനം വേണമോ വേണ്ടയോ, അത് ചെയ്യണമോ ചെയ്യേണ്ടേ എന്നുള്ള കാര്യമില്ല, അതല്ലെങ്കിൽ അത് എങ്ങനെ ചെയ്യണോ എന്നുള്ള കാര്യമില്ല, ധ്യാനത്തെക്കുറിച്ചല്ല പറയുന്നു. പക്ഷെ ഞാൻ ധ്യാനിക്കുന്നു എന്ന് പറയുന്നു. ഈ അനുഭവത്തിൽ എന്താ സംഭവിക്കുന്നത്? ധ്യാനവതിയായ ചിന്താരൂപത്തിലുള്ള പരിണാമരൂപത്തിലുള്ള ആ ബുദ്ധിയിലേക്ക് ബുദ്ധിയോട് താതാത്മ്യപ്പെട്ടിരിക്കുന്ന ചൈതന്യം ആയ ഞാൻ ധ്യാനിക്കുന്നു എന്നല്ല, ധ്യായതീവ ധ്യാനിക്കുന്നത് പോലെ. അപ്പൊ പരമാർത്ഥത്തിൽ ഇവിടെ ധ്യാനിക്കാൻ സാധ്യമല്ല. ആർക്ക്? തനിക്ക്. എനിക്ക് ധ്യാനിക്കാൻ സാധ്യമല്ല. എന്തുകൊണ്ട്? ഞാൻ കേവലനായ ശുദ്ധസ്വരൂപനാണ്. അപ്പൊ എന്നിൽ ധ്യാനം എന്ന് പറയുന്ന ഒരു വ്യാപാരമേ ഇല്ല. പിന്നെ ധ്യാനം എവിടെ സംഭവിക്കുന്നു? അത് ബുദ്ധിയിലാണ് സംഭവിക്കുന്നത്. ബുദ്ധിയുടെ ഒരു സ്വഭാവമാണ്, അത് പരിണമിച്ചുകൊണ്ടേയിരിക്കും. അതിലേക്ക് എന്ത് ചെയ്തു? ഈ ചൈതന്യം താതാത്മ്യപ്പെട്ടു. തന്റെ സ്വരൂപമായിരിക്കുന്ന ചൈതന്യം അതിനോട് താതാത്മ്യപ്പെട്ടു. അഹം എന്നിങ്ങനെ താതാത്മ്യപ്പെട്ടു. ആ താതാത്മ്യത്തെ തുടർന്ന് പറയുന്നു, അഹം ധ്യായാമി ഞാൻ ധ്യാനിക്കുന്നു. അവിടെയാണ് ചൈതന്യത്തിന് ധ്യാനിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ധ്യാനം വ്യാപാരവതിയും ബുദ്ധിയും. ധ്യാനം വ്യാപാരത്തോട് ധ്യാനമാകുന്ന പ്രവൃത്തിയോടുകൂടിയ ബുദ്ധിയും. സ ആ പ്രത്യേകാത്മാവ് തസ്ഥേന ആ ബുദ്ധിയിലുള്ള ആ ബുദ്ധിയിലേക്ക് അത് പ്രവേശിച്ചിട്ട് എന്ന് വെച്ചാൽ തസ്ഥനായി ബുദ്ധിസ്ഥനായി. അത് ചൈതന്യമയമായി. ബുദ്ധി ചൈതന്യമയമാകുമ്പോൾ എങ്ങനെ അനുഭവിക്കുന്നു? അഹം ഞാൻ. അതാണ് ബുദ്ധി ചൈതന്യമയമാകുന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ അനുഭവം അവിടെ. അതാണ് തസ്ഥനായി ബുദ്ധിസ്ഥനായി ബുദ്ധിയിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ചിസ്വഭാവ ജ്യോതി രൂപേണ. അപ്പോൾ ആ ബുദ്ധി തന്നെ എന്ത് വരുന്നു? ചിസ്വഭാവത്തോടുകൂടി പ്രകാശസ്വരൂപനായി തീരുന്നു, അറിവായി മാറുന്നു. ആ ബുദ്ധി സ്വയം അറിവായി മാറുന്നു. ബുദ്ധിയിൽ ആ ചിത് പ്രതിബിംബം അല്ലെങ്കിൽ ചിത് ആഭാസം സംഭവിക്കുമ്പോൾ അപ്പം അതുവരെ ധ്യാനിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് സുഷുപ്തിയിൽ ആർക്കും ധ്യാനിക്കാൻ കഴിയാത്തത്. ഇനി ജാഗ്രതയിൽ ആർക്കെങ്കിലും ധ്യാനിക്കാൻ കഴിയുമോ? അതും കഴിയത്തില്ല. എന്തുകൊണ്ട്? ഈ ധ്യാനം എന്ന് പറയുന്ന ഒരു ഭ്രാന്തിയാണ്. തത്വവിചാരത്തിൽ തത്വചിന്തയിൽ വരുമ്പോൾ ഈ ധ്യാനം കേവലം ഭ്രാന്തിയാണ്. എന്തുകൊണ്ടത് ഭ്രാന്തിയാവുന്ന പറയുന്നു, തസ്ഥനായി ഈ ചൈതന്യത്തിന് സ്വരൂപസ്ഥിതനായി ധ്യാനിക്കാൻ പറ്റത്തില്ല. അവിടെ ക്രിയ സംഭവിക്കത്തില്ല. പക്ഷേ ഇപ്പോൾ ഈ ജാഗ്രതത്തിൽ അത് നിരന്തരം ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. നാനാ വിഷയങ്ങൾ അത് അനാത്മാവിനെ ധ്യാനിച്ചാലും ശരി, ആത്മാവിനെ ധ്യാനിച്ചാലും ശരി, രണ്ടും ഭ്രാന്തിയാണ്. എന്തുകൊണ്ട്? ആ ധ്യാനം എന്ന് പറയുന്ന വ്യാപാരം സംഭവിക്കുന്നത് ആ ബുദ്ധിസ്ഥനായ ചൈതന്യത്തിനാണ്, ബുദ്ധിയോട് താതാത്മ്യപ്പെട്ട ചൈതന്യത്തിനാണ്. അപ്പൊ അവിടെ ഭ്രാന്തി സംഭവിച്ചു കഴിഞ്ഞു. അവിടെ ബുദ്ധി ഇന്നതാണ്, ചൈതന്യം ഇന്നതാണെന്നൊന്ന് വേർതിരിക്കാൻ കഴിയുന്നില്ല. താതാത്മ്യം എന്ന് പറയുന്നതാണ്, താതാത്മ്യപ്പെട്ട് കഴിഞ്ഞു. ആ ബുദ്ധിയുടെ സ്വരൂപം തന്നെയായി ചൈതന്യം. അങ്ങനെ സംഭവിച്ചു. എങ്ങനെയാണോ അഗ്നിയോട് ഉഷ്ണം താതാത്മ്യപ്പെട്ടിരിക്കുന്നത് അതുപോലെ ബുദ്ധിയോട് ചൈതന്യം അങ്ങനെ താതാത്മ്യപ്പെട്ടു. രണ്ടും തമ്മിൽ വേർതിരിക്കാൻ കഴിയാത്തതുകൊണ്ട് പറയുന്നു, ആ ചൈതന്യം പറയുന്നു, ഞാൻ ധ്യാനിക്കുന്നു. അപ്പോൾ എവിടെയാണോ ഭ്രാന്തി ആരംഭിക്കുന്നത് അവിടെയാണ് ധ്യാനവും ആരംഭിക്കുന്നത്. ഇത് ഭ്രാന്തിയാണ് എന്നറിയുന്നവന് എല്ലാ ചിന്തകളും ഭ്രാന്തിയാണ്, താതാത്മ്യം കൊണ്ടാണ് സംഭവിക്കുന്നത് എന്നറിയുന്നവന്റെ ധ്യാനം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ വിവേകം തന്നെയാണ്, വേറെ ധ്യാനമില്ല. ഈ ഭ്രാന്തിയിലുള്ള ധ്യാനമില്ല, ഞാൻ ധ്യാനിക്കുന്നു എന്നുള്ള തരത്തിലുള്ള ധ്യാനമില്ല. മനസ്സ് വിവേചിക്കുന്നു. ഈ ധ്യാനം എന്ന് പറയുന്നത് സംഭവിക്കുന്നത് ഏതരത്തിലായാലും ചിന്ത സംഭവിക്കുന്നത് അത് ബുദ്ധിയുടെ പരിണാമം മാത്രമാണോ? അതിൽ ചൈതന്യം പ്രവേശിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് അഹം അനുഭവം ഉണ്ടായി. ആ അഹം അനുഭവത്തെ തുടർന്ന് പറയുന്നു ഞാൻ ധ്യാനിക്കുന്നു. ഇത് ഭ്രാന്തിയാണെന്നറിഞ്ഞാൽ, ഭ്രാന്തിയാണെന്നറിയുന്നവന് പിന്നെ വിശേഷിച്ച് ധ്യാനിക്കേണ്ട ആവശ്യമില്ല. എന്തിനെ ധ്യാനിക്കും? ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഭ്രാന്തിയെ പിന്തുടരുക എന്നാണ്. ഈ ബുദ്ധിയോടുള്ള താതാത്മ്യത്തെ അനുസരിക്കുക എന്നുള്ളതാണ് ചിന്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഈ പറയുന്ന ശ്രവണവും മനനവും എല്ലാം അതിൽ പെടും, ധ്യാനം എല്ലാം പെടും. ഇവിടെയൊക്കെ സംഭവിക്കുന്നത് എന്താണ്? ആ ബുദ്ധിയെ പിന്തുടരുന്നു. എങ്ങനെ? ചൈതന്യവത്തായ ബുദ്ധി. ബുദ്ധി സ്വയം ചൈതന്യവത്തായി മാറി, അതിൽ അഹമെന്നുള്ള ഭാവം വന്നു. എന്നിട്ടെല്ലാം ചെയ്യുന്നു, ശ്രവണം മനനം നിധ്യാസനം ധ്യാനം എല്ലാം യോഗം എല്ലാം ചെയ്യുന്നു. അപ്പൊ ഇവിടെ വിവേകം എന്താണോ? ഇത് ചിത്തും ജഡവും തമ്മിലുള്ള സംയോഗം കൊണ്ട് സംബന്ധം കൊണ്ട് വന്ന ഒന്നാണ്. ഇത് ഭ്രാന്തിയാണ്, ഈ അനുഭവം പരമാർത്ഥമല്ല. ആ ഭ്രാന്തിയിലാണ് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ബോധം വരുന്നവൻ ആ ബോധം കൊണ്ട് അവൻ ഭ്രാന്തിയെ നിഷേധിക്കുന്നു. എന്റെ വിവേകം കൊണ്ടവൻ ഭ്രാന്തിയെ നിഷേധിക്കുന്നു. എങ്ങനെ നിഷേധിക്കുന്നു? ഈ ചലനം കേവലം ബുദ്ധിയുടെ ധർമ്മമാണ്, ചൈതന്യം നിർവികാരമാണ്, ആ ചൈതന്യമാണ് തന്റെ സ്വരൂപം, ആ സ്വരൂപമായിരിക്കുന്ന ചൈതന്യം അതിലൂടെ ഭ്രാന്തി, അതിലൊരു ഭ്രാന്തിയില്ല. ആ താതാത്മ്യമാണ് ഭ്രാന്തി. സ്വരൂപമായിരിക്കുന്ന ചൈതന്യത്തിൽ അവിടെ എങ്ങനെ ധ്യാനം നടക്കും? അവിടെ ആരാ ധ്യാനിക്കുന്നത്? അവിടെ ധ്യാനമില്ല. അപ്പൊ സ്വരൂപത്തിൽ ധ്യാനമില്ല, ഭ്രാന്തിയിലാണ് ധ്യാനം സംഭവിക്കുന്നത്. ഏത് തരത്തിലുള്ള ധ്യാനമായാലും യോഗത്തിന്റെ ധ്യാനമായാലും ശരി, വെറും ചിന്താരൂപത്തിലുള്ള ധ്യാനമായാലും ശരി, തത്വവിചാര രൂപത്തിലുള്ള ധ്യാനമായാലും ശരി, ഏതായാലും ശരി, ഇവിടെ വിവേകം ഇതാണ്. ഇതിനാണ് വിവേകം എന്ന് പറയുന്നത്. അപ്പൊ സ്വസ്വരൂപത്തിൽ അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോ ഇവിടെ ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ ധ്യാനത്തിന്റെ തത്വം എന്താണെന്ന് ഗ്രഹിക്കുക, അതാണ് ഇവിടുത്തെ ധ്യാനം. അപ്പോ അത് ഗ്രഹിക്കുമ്പോൾ ധ്യാനം എന്ന് പറയുന്നത് എന്താണ്? വാസ്തവ ധ്യാനമല്ല, ധ്യാനം പോലെ ധ്യായതീവ, ധ്യാനം പോലെ സംഭവിക്കുന്നു. അല്ലാതെ തന്നിലൊരിക്കലും ധ്യാനം, വിചാരം, സമാധി ഇത്തരം വികാരങ്ങളൊന്നും തന്നിൽ സംഭവിക്കുന്നില്ല. ഇത് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ധ്യാനിക്കുന്നത് പോലെ ചിസ്വഭാവ ജ്യോതി രൂപേണ, പ്രകാശം എന്ന് പറയുന്നത് ചിത്തിന്റെ സ്വഭാവമാണ്. ചിസ്വഭാവ ജ്യോതിസ് എന്ന് പറയുന്നു, ചിസ്വഭാവം ചിത്തിന്റെ സ്വരൂപമായിരിക്കുന്ന പ്രകാശം. ആ പ്രകാശം ഇങ്ങോട്ട് വന്നില്ല, അതിന്റെ കേവലം ഒരു ആഭാവം, ഒരു ശോഭ മാത്രമേ വന്നിട്ടുള്ളൂ ഈ ബുദ്ധിയിലേക്ക്. അവഭാസേന എന്ന് പറയുന്നതാണ് അത്, ഇതിനെ പ്രകാശിപ്പിക്കുന്നു. ബുദ്ധി ഈ ചൈതന്യത്തിന്റെ സാന്നിധ്യത്തിൽ നിൽക്കുമ്പോൾ സൂര്യന്റെ സാന്നിധ്യത്തിൽ ദർപ്പണത്തിൽ എന്നതുപോലെ അതിലൊരു ശോഭ വരുന്നു അത്രയേ ഉള്ളൂ. അതിനെ ആശ്രയിച്ചിട്ടാണ് പറയുന്നത് ഞാൻ ധ്യാനിക്കുന്നു. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ധ്യാനം ഒരു ഭ്രാന്തിയാണ്, ഒരു മിഥ്യാഭ്രമമാണ്. എന്തുകൊണ്ട്? ഈ ചൈതന്യത്തിനൊരിക്കലും ധ്യാനിക്കാൻ കഴിയത്തില്ല. അതിൽ ധ്യാനം എന്ന് പറയുന്ന ഒരു ക്രിയ, ഒരു പരിണാമാവധി സംഭവിക്കുന്നില്ല. സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഭ്രാന്തിയാണ്. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവ എന്ന് പറയുന്നത്. തസ്സദൃശ തസ്സമാന സൻ ധ്യായതി ഇവ. തസ്സദൃശ എന്നാണ് ആ ചൈതന്യത്തിന് സദൃശനായി എന്ന് വെച്ചാൽ ചൈതന്യ താതാത്മ്യം സംഭവിച്ചിട്ട്, ചൈതന്യ താതാത്മ്യം സംഭവിച്ചാലും ചൈതന്യത്തിൽ ധ്യാനം സംഭവിക്കുന്നില്ല. പിന്നെയോ തസ്സമാന ആ താതാത്മ്യയുക്തനായി, താതാത്മ്യത്തോടുകൂടിയവനായി ധ്യാനിക്കുന്നവരാണ്, ബുദ്ധിയാണ്. എന്താ ചൈതന്യത്തിന് ധ്യാനിക്കാൻ കഴിയില്ല? ഇല്ല. എന്തുകൊണ്ട്? അതിൽ വികാരം സംഭവിക്കില്ല. വികാരം സംഭവിക്കുന്നിടത്തല്ലേ ഈ ധ്യാനം, ഈ ചിന്ത സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വികാരമാണല്ലോ. അപ്പോ അവിടെ ബുദ്ധിയിലാണ് ധ്യാനം സംഭവിക്കുന്നത്, ആത്മാവിലല്ല ധ്യാനം സംഭവിക്കുന്നത്. ആത്മാവിന് ധ്യാനിക്കാനോ, ആത്മാവിന് ധ്യാനിക്കാനോ പറയുക, ഞാൻ ആത്മാവിനെ ധ്യാനിക്കുന്നു, ഞാൻ ആത്മാവായി ഞാൻ ധ്യാനിക്കുന്നു എന്നൊക്കെ പറയുന്നു, ഈ ബുദ്ധിയിൽ ഉള്ള ചൈതന്യ താതാത്മ്യം കൊണ്ടുവരുന്ന ഭ്രാന്തിയാണ്. ആർക്കോ ആത്മാവിനെ ധ്യാനിക്കാനോ, ആത്മാവിന് ധ്യാനിക്കാനോ. ഇനി ആത്മാവിൽ ധ്യാനം എന്ന് പറയുന്ന ഒരു കാരണമോ, സാക്ഷാത്കാരത്തിന്റെ കാരണമോ ഇങ്ങനെ യാതൊന്നും തന്നെ ഇല്ല. എല്ലാം ബുദ്ധിയിൽ സംഭവിക്കുന്നു. അത് ഇനി വിശേഷിച്ച് ധ്യാനിച്ചാലും ധ്യാനിച്ചില്ലെങ്കിലും ബുദ്ധിയിൽ ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കും, ബുദ്ധിയുടെ സ്വഭാവമാണ്. അപ്പൊ വിവേകം എന്ത് ചെയ്യുന്നു? ആ തത്വത്തെ ഗ്രഹിക്കുന്നു. താൻ ധ്യാതാവല്ല, തനിക്ക് ധ്യേയമായി ഒന്നില്ല, തന്നിൽ ധ്യാനവും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് താൻ ശുദ്ധമായ ചിത്താണ്, ഈ ചിതാഭാസനല്ല. എന്നാൽ ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു? അങ്ങനെ സംഭവിക്കുന്നില്ല. പക്ഷെ സംഭവിക്കുന്നത് പോലെ ധ്യായതീവ എനിക്ക് അനുഭവപ്പെടുന്നു. ഇവ എന്നുള്ളതിനാണ് ഇവിടെ പ്രാധാന്യം. ധ്യാനിക്കുന്നു എന്നല്ല പറയുന്നു, ധ്യാനിക്കുന്നത് പോലെ അനുഭവപ്പെടുന്നു. ഇത് കേവലം ഒരു ഭ്രാന്തി മാത്രമാണ്. ധ്യാനം സംഭവിക്കാത്ത എന്നിൽ ധ്യാനം സംഭവിക്കുന്നത് പോലെ തോന്നുന്നു. അപ്പോ ധ്യാനമേ ഒരു ഭ്രാന്തിയാണെങ്കിൽ ധ്യാനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന എല്ലാം ഭ്രാന്തിയായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതെല്ലാം ഭ്രാന്തിയാണ്. വിവേകം എന്താണ്? ഈ ഭ്രാന്തിയെ നശിപ്പിക്കുന്നതാണ്. എന്റെ വിവേകം തന്റെ സ്വരൂപത്തിൽ താൻ ധ്യാതാവുമില്ല, തന്നിൽ ധ്യാനവുമില്ല, തനിക്ക് ധ്യേയമായി ഒന്നുമില്ല എന്നുള്ള ബോധം, അതാണ് വിവേകം. അത് തന്നെ ആ ധ്യാതാവിൽ നിന്ന് വേർതിരിക്കുന്നു. അപ്പൊ താനെന്തായി? നിത്യ ശുദ്ധ ബുദ്ധ മുക്തസ്വരൂപനായി. പിന്നെ ആരെ ധ്യാനിക്കണം? ഇത്തരം ഒരു വിവേകമില്ലാത്തവനാണ് ധ്യാനിക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരം ഒരു വിവേകം ഉണ്ടാകുന്നതിന് വേണ്ടിയായിരിക്കും ധ്യാനിക്കുന്നത്. ശരി, അപ്പോ ഇതാണ് പരമാർത്ഥമെങ്കിൽ ധ്യാനിക്കുക, ചിന്തിക്കുക. നിങ്ങൾ എന്തിനാ ഈ പരമാർത്ഥത്തെ കുറിച്ച് ചിന്തിക്കുന്നു? ധ്യാനം എന്ന് പറഞ്ഞാൽ ചിന്തയാണല്ലോ, മനനം. അതിവിടെ ധ്യാനമാണ്. എന്തിനത് ചെയ്യുന്നു? മനനത്തിന്റെ പ്രയോജനം ഇതാണ്. ഈ തത്വത്തെ മനസ്സിലാക്കാതെയാണ് മനനം ചെയ്യുന്നതെങ്കിൽ അത് കേവലമായ ഭ്രാന്തി. മറിച്ച് ഈ തത്വത്തെ ഗ്രഹിച്ചിട്ടാണ് മനനം ചെയ്യുന്നതെങ്കിൽ അവിടെ ആ ഭ്രാന്തിയുടെ നാശം അവന് സംഭവിക്കുന്നു. വിവേകത്തിൽ അവന്റെ അവിവേകം ഇല്ലാതാകുന്നു. അപ്പൊ ഇവിടെ എല്ലാം അതിനു വേണ്ടിയിട്ടാണ്. ആ ധ്യാനം ഏത് തരത്തിലുള്ളതായാലും ശരി, മനനമായാലും ശരി, അല്ലെങ്കിൽ ഏകാഗ്രമായ ധ്യേയത്തിൽ മനസ്സിനെ ഉറപ്പിക്കുന്ന രീതിയിലായാലും ശരി, ഏതെല്ലാം തരത്തിലായാലും ശരി, അതിന്റെയൊക്കെ പ്രയോജനം എന്താണ്? താൻ സ്വയം തന്റെ പരമാർത്ഥ സ്വരൂപം അവിടെ ഇത് സംഭവിക്കുന്നില്ല. ഇതെല്ലാം കേവലം ബുദ്ധിയിൽ സംഭവിക്കുന്നു. തനിക്ക് സ്വാതന്ത്ര്യം വേണം അതിനെ അനുവർത്തിക്കാനോ അനുവർത്തിക്കാതിരിക്കാനോ എല്ലാം ഉള്ള സ്വാതന്ത്ര്യം തനിക്കുണ്ട്. ചിന്തയോട് താതാത്മ്യപ്പെടുകയോ താതാത്മ്യപ്പെടാതിരിക്കാനോ എല്ലാം ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ അവിടെ എങ്ങനെ താതാത്മ്യപ്പെടാതിരിക്കാം? വിവേകം കൊണ്ട്, ബോധം കൊണ്ട്. അത് മനനം കൊണ്ട് കിട്ടുന്നതാണ്, അത് ഈ ധ്യാനം കൊണ്ട് കിട്ടുന്നതാണ്. ആ ബോധം കൊണ്ട് ഗ്രഹിക്കുന്നു എന്നാൽ അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല. ഞാൻ ധ്യാതാവോ ധ്യാനമോ ധ്യേയമോ അല്ല എന്നുള്ള ബോധം വരുന്നു. അങ്ങനെ ഒരു ബോധം വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ബോധത്തെ വിട്ടിട്ടൊരു ധ്യാനം അത് സംഭവിക്കില്ല. ധ്യാനത്തിനൊക്കെ കാരണമായിരിക്കുന്ന അവിവേകം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, ഈ താതാത്മ്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, ആ താതാത്മ്യം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആ താതാത്മ്യം പരമാർത്ഥമല്ല എന്ന് ഗ്രഹിച്ചു കഴിഞ്ഞാൽ, പരമാർത്ഥമായ സ്വസ്വരൂപത്തിൽ ഒരു തരത്തിലും ഒന്നിനോടും താതാത്മ്യമില്ല. ഇങ്ങനെ ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ആ താതാത്മ്യം അല്ലെങ്കിൽ ആ അവിവേകം നഷ്ടപ്പെടുന്നു. അതിനാശ്രയിച്ചു വരുന്ന ഈ ധ്യാതാവ് ധ്യാനം ധ്യേയം എന്ന് പറയുന്ന ഭേദമില്ലാതാകുന്നു. അവൻ തത്വബോധത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയാം. പിന്നെ ആ തത്വബോധത്തിൽ പിന്നെ മറ്റൊരു ഒരു തരത്തിലുള്ള ധ്യാനത്തിനും അവിടെ പ്രസക്തിയില്ല. അപ്പോൾ ഇങ്ങനെ ഒരു തത്വബോധത്തിന് ശേഷം എന്താ പിന്നെ ചിന്ത ഉണ്ടാകത്തില്ലേ എന്നല്ല പറയുന്നു. ഈ വിവേകത്തിന് ശേഷം പിന്നെ ധ്യാനമില്ലെന്ന് പറഞ്ഞാൽ ചിന്തയില്ലെന്ന് അർത്ഥം വരില്ല. പക്ഷെ വീണ്ടും അവന് ശ്രവണവും മനനവും എല്ലാം ചെയ്യുന്നു, ധ്യാനം ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നുണ്ടല്ലോ. അപ്പോ ആ തത്വബോധം അതിനുശേഷം ഇതെല്ലാം തന്നെ പറയുന്നു. മറിച്ച് ആ ബോധം അവിവേകത്തെ നശിപ്പിക്കുന്നു. ബുദ്ധിയോട് താതാത്മ്യപ്പെട്ട് ഞാൻ ധ്യാനിക്കുന്നു, ഞാൻ ധാതാവാണ് എന്നുള്ള അവിവേകത്തെ നിഷേധിക്കുന്നു. അത്രയും ബോധം അതാണ് ചെയ്യുന്നത്. ശരി, ആ അവിവേകത്തെ നിഷേധിച്ചു കഴിഞ്ഞാൽ അവിവേകം കൊണ്ടാണല്ലോ ധ്യാനം സംഭവിക്കുന്നത്. അവിയോന്നിച്ച വിവേകം കൂടാതെയുള്ള താതാത്മ്യം എന്നറിയും. ബുദ്ധിയും ചൈതന്യവും തമ്മിലുള്ള താതാത്മ്യം, ആ താതാത്മ്യം കൊണ്ടാണല്ലോ ചിന്ത സംഭവിക്കുന്നത്, ധ്യാനം സംഭവിക്കുന്നത്. അതിനെക്കുറിച്ച് ചിന്തിച്ച് അവന് ആ വിവേകം പോയി. പിന്നെ അവിവേകമില്ല. സ്വസ്വരൂപത്തിൽ അങ്ങനെ ഒരു ത്രിപുടിയില്ല. ധ്യാതാവ്, ധ്യാനം, ധ്യേയം എന്നെല്ലാം ബോധിച്ചു. അവിവേകം ഏതുവായി വന്ന ആ ധ്യാനം പിന്നീട് തുടരുമോ? അവിവേകം ഹേതുവായി വന്ന ധ്യാനം അവിവേകം നഷ്ടപ്പെട്ടാലും തുടരും, അവിവേകം കൂടാതെ തന്നെ. എന്തായാലും വിവേകത്തിൽ അവിവേകത്തിൽ നിൽക്കാൻ കഴിയില്ല. വെളിച്ചത്തിൽ ഇരുളില്ല. അപ്പോൾ ഇവിടെ വിവേകം സംഭവിച്ചു. ഞാൻ ധ്യാതാവല്ല, ധ്യാതാവിൻ്റെയും ധ്യാനത്തിൻ്റെയും ധ്യേയത്തിൻ്റെയും എല്ലാം പരമാർത്ഥ സ്വരൂപമായിരിക്കുന്നു എന്നാണ് ഈ വിവേകം സംഭവിച്ചു. അവിവേകം നഷ്ടപ്പെട്ടു. എന്നാലും ശരീരം, ഇന്ദ്രിയം, മനസ്സ് എല്ലാം നിലനിൽക്കുന്നു. നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സ് നിലനിൽക്കുമ്പോൾ അതിനതിൻ്റെ സ്വഭാവത്തെ വിടിയാൻ കഴിയില്ല. ശരീരം നിലനിൽക്കുമ്പോൾ അതിൻ്റെ സ്വഭാവത്തെ വിടിയാൻ കഴിയത്തില്ല. ഒരു വസ്തുവിനും നിലനിൽക്കെ അതിൻ്റെ സ്വഭാവത്തെ വിടിയാൻ കഴിയത്തില്ല. ശരീരത്തിൻ്റെ സ്വഭാവം എന്താണ്? വികാരമാണ് ശരീരത്തിൻ്റെ സ്വഭാവം. ഭാവവികാരങ്ങൾ അതിനെ ഉപേക്ഷിക്കാൻ കഴിയത്തില്ല, അപ്പോൾ അതിനത് വിധേയമാകും. ഇന്ദ്രിയങ്ങളുടെ സ്വഭാവം എന്താണ്? വിഷയഗ്രഹണം തുടങ്ങിയ കാര്യങ്ങളാണ്. അത് തുടർന്നുകൊണ്ടിരിക്കും. അതിനത് സ്വഭാവത്തെ പടിഞ്ഞാൽ വസ്തുവില്ലല്ലോ. മനസ്സിൻ്റെ അല്ലെങ്കിൽ ബുദ്ധിയുടെ സ്വഭാവം എന്താണ്? വികാരമാണ് അതിൻ്റെ സ്വഭാവം, ചിന്തയും മറ്റുമാണ്. അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. അത് നിലനിൽക്കുമ്പോൾ അത് തുടരുന്നു. അതിനെ നിലനിൽക്കുക എന്ന് പറയുന്നത് നിലനിൽക്കുന്ന അനുഭവത്തിന് അത്ര എന്നേ പറയാൻ പറ്റും. ജാഗ്രത അനുഭവത്തിലാണ് അത് നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ ബുദ്ധിവാദികൾ നിലനിൽക്കുന്നു എന്ന് പറയുന്ന ഈ അനുഭവം ജാഗ്രതത്തിലാണ്. അപ്പോൾ ഈ ജാഗ്രത അനുഭവം നിലനിൽക്കുമ്പോൾ ഇത് ആ വിവേകം നഷ്ടപ്പെട്ടാണ് ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നു. അല്ല, ഇനി ഇതൊന്നും ഇല്ല എന്ന് ധരിച്ചാലോ? ഇതെല്ലാം ഈ പ്രത്യേക സ്വരൂപം തന്നെ എന്ന് ധരിച്ചു കഴിഞ്ഞാലോ? പ്രത്യേക സ്വരൂപത്തിനൊന്നും അന്യമായി ഒന്നുമില്ല എന്ന് ധരിച്ചാലോ? അവിടെ ചിന്തയും ധ്യാനവും ഒന്നും വേറിട്ടില്ല. അങ്ങനെ അന്യമായിട്ടൊന്നും തന്നെ ഇല്ല. ആ ബോധമാണ് പിന്നെ അന്യമായി ഇല്ല. മറിച്ച് ഇതെല്ലാം നിലനിൽക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെ പറയും അത് പ്രാരബ്ധമാണ് എന്ന് പറയും. ശരീരവും ഇന്ദ്രിയവും മനസ്സുമൊക്കെ നിൽക്കുന്നത് പ്രാരബ്ധമാണ്. തത്വമല്ല എന്ന് ബോധിച്ചിട്ടും തുടരുന്നു. ബാധ്യത അനുവർത്തി അല്ലെങ്കിൽ പ്രാരബ്ധം എന്ന് പറയും. തത്വത്തിൽ നിന്ന് അന്യമായി ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ പ്രാരബ്ധം എന്ന് പറയുന്നതും അന്യമായില്ല. അതുകൊണ്ട് ചിലടത്ത് പ്രാരബ്ധത്തെ അംഗീകരിക്കുകയും ചിലടത്ത് പ്രാരബ്ധത്തെ നിഷേധിക്കുകയും ചെയ്യും. രണ്ടിൻ്റെയും താല്പര്യം ഒന്ന് തന്നെ. തത്വബോധത്തിൽ വിശേഷിച്ച് ഒരു ധ്യാതാവ്, ധ്യാനം, ധ്യേയം ഇങ്ങനെ ഒരു ത്രിപുടി അവിടെ ശേഷിക്കുന്നില്ല. ഈ സാധാരണ രീതിയിൽ ഒരാൾ ധ്യാനിക്കുന്നു എന്ന് പറയുന്നു, ഞാൻ ധ്യാനിക്കുന്നു ചിന്തിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏതോ ആയിക്കൊള്ളട്ടെ, ധ്യാനം എന്ന് പറയുമ്പോൾ എല്ലാ അർത്ഥവും കൊടുക്കണം, യോഗമോ ലൗകികമോ ഏതായാലും ശരി. അവിടെ ഞാൻ ധ്യാനിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നു? ശുദ്ധ സ്വരൂപനായിരിക്കുന്ന നിത്യ ശുദ്ധമുക്തസ്വരൂപനായിരിക്കുന്ന തന്നെ ധ്യാതാത വാക്കുകയാണ്. അത് ബുദ്ധി താതാത്മ്യമാണ്, അത് ഭ്രാന്തിയാണ്. അവിടെ ധ്യാതാവ് ഭ്രാന്തിയാണ്, ധ്യാനം ഭ്രാന്തിയാണ്, ധ്യേയം ഭ്രാന്തിയാണ്. ഇവിടെ അദ്വൈതത്തെ സംബന്ധിച്ചിടത്തോളം ധ്യാതാവോ ധ്യാനമോ ധ്യേയമോ അല്ല മുഖ്യം, മറിച്ച് സ്വരൂപമാണ് മുഖ്യം, ചൈതന്യമാണ് മുഖ്യം. അല്ലാതെ ചൈതന്യം താതാത്മ്യപ്പെട്ടിരിക്കുന്ന ബുദ്ധിയല്ല മുഖ്യം. ബുദ്ധിയോടെ ഉണ്ട്, അത് അംഗീകരിക്കുന്നുണ്ട്. ആ ബുദ്ധിയെ ആശ്രയിച്ചിട്ടാണ് ഈ വ്യവഹാരങ്ങളെല്ലാം സംഭവിക്കുന്നത്, അത് ശരി. പക്ഷെ ആ ബുദ്ധിയല്ല, ആ ബുദ്ധിയുടെയും പരമാർത്ഥ സ്വരൂപമായിരിക്കുന്ന ചൈതന്യം അതാണ്. ആ ബോധമുള്ളവൻ ധ്യാനിക്കുന്നു എന്ന് പറയാൻ കഴിയുന്നില്ല. പിന്നെയോ അവന്റെ അനുഭവം എന്തായിരിക്കും? ധ്യാനിക്കുന്നത് പോലെ തോന്നുന്നു, ചിന്തിക്കുന്നത് പോലെ തോന്നുന്നു, അങ്ങനെ അനുഭവപ്പെടുന്നു. വാസ്തവത്തിൽ ധ്യാനമില്ലെങ്കിലും വാസ്തവത്തിൽ ചിന്തയില്ലെങ്കിലും അങ്ങനെയൊക്കെ ഉള്ളതായി അനുഭവപ്പെടുന്നു. ഇതാണ് അദ്വൈത ദർശനം. അദ്വൈതയുടെ ദർശനം ഇതാണ്. ഈ ദർശനത്തിനപ്പുറം ഒരു, ഈ ദർശനത്തെ വിട്ടിട്ടൊരു ധ്യാനമോ മനനമോ ശ്രവണമോ നിധിധ്യാസനമോ ഒന്നും തന്നെ അദ്വൈതിക്കില്ല. എല്ലാ മാനസിക വ്യാപാരങ്ങളെയും കേവലം ഭ്രാന്തിയായി കാണുന്നത് പോലെ തന്നെ ധ്യാനം എന്ന് പറയുന്നതും കേവലം ഭ്രാന്തിയാണ്. അത് ഈ ചൈതന്യാഭാസത്തിന്റെ താതാമ്യം കൊണ്ട് ബുദ്ധിയിൽ സംഭവിക്കുന്ന വെറും ഭ്രാന്തമായ ഒരു വ്യാപാരം മാത്രമാണ്. അതാണ് തത്വബോധത്തിലൂടെ ധ്യാനത്തെ കാണുമ്പോൾ അങ്ങനെയാണ്. ആ തത്വബോധമില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം അവിടെ അഹംബുദ്ധി വരുന്നു, കർത്തൃത്വ ബുദ്ധി വരുന്നു. ഞാൻ ധ്യാനിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ കർത്തൃത്വ ബുദ്ധി ഉണ്ടല്ലോ. തന്നെ തന്റെ സ്വരൂപത്തിൽ അങ്ങനെ ഒരു കർത്തൃത്വമില്ല. അതിനെ നിഷേധിക്കുന്നവന് പിന്നെ ഞാൻ ധ്യാനിക്കുന്നു എന്ന് കർത്തൃത്വ ബുദ്ധിയോടുകൂടി ധ്യാനിക്കാൻ കഴിയുമില്ല. മനുഷ്യവൻ അതിനെ നിരാകരിച്ചുകൊണ്ടേയിരിക്കും. എന്താണ്? ഞാൻ കർത്താവല്ല, അതുകൊണ്ട് ഞാൻ ധ്യാനിക്കുന്നു എന്നൊരു ധ്യാന കർത്തൃത്വം തന്നിലില്ല. പിന്നെ ആ വ്യാപാരങ്ങളൊക്കെ എവിടെയാണോ? ഈ തൻ്റെ തന്നെ ചൈതന്യത്തെ ആശ്രയിച്ചിരിക്കുന്ന ബുദ്ധിയിലാണ് ആ വ്യാപാരങ്ങളെല്ലാം. ഇങ്ങനെ പലതരത്തിലും മനസ്സിലാക്കാം. ധ്യാനം, ശ്രവണം, മനനം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ തത്വബോധത്തിൽ കാണുമ്പം അതൊന്നും സംഭവിക്കുകയല്ല, സംഭവിക്കുന്നത് പോലെ എന്നുള്ള ഒരു അനുഭവമേ ഉള്ളൂ. പരമാർത്ഥത്തിൽ സംഭവിക്കുന്നില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞത് പ്രത്യേകം ഈ ധ്യാനത്തിൻ്റെ തത്വത്തെ കുറിച്ചാണ്. അത് ധ്യാനിക്കണോ ധ്യാനിക്കാതിരിക്കണോ എന്നുള്ള കാര്യത്തെക്കുറിച്ചല്ല പറഞ്ഞത്. ആര് ധ്യാനിക്കണം, എന്തിനു ധ്യാനിക്കണം, എങ്ങനെ ധ്യാനിക്കണം അതിനെക്കുറിച്ചുമല്ല പറയുന്നത്. ധ്യാനത്തിൻ്റെ പാഠമാണ്, ധ്യാനത്തിൻ്റെ തത്വം. അപ്പോൾ തത്വദർശിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഈ തത്വബോധത്തെ ആശ്രയിച്ചാണ് പ്രാരബ്ധശേഷമായിരിക്കുന്ന ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത്. തത്വജ്ഞാനിയുടെ ജന്മത്തെക്കുറിച്ച് എന്ന് പറയുന്നു പ്രാരബ്ധശേഷം, അതാണ് അതിൻ്റെ. അപ്പോൾ അവിടെ ഈ പറഞ്ഞതുപോലെ ധ്യാനത്തെയും മറ്റും ഗ്രഹിക്കുന്നു. ധ്യാനം, സമാധി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഗ്രഹിക്കുന്നു. അങ്ങനെ ഗ്രഹിക്കുമ്പോൾ അവിടെ ഒരജ്ഞൻ ചെയ്യുന്നത് പോലെ കർത്തൃത്വ ബോധത്തോടുകൂടി ധ്യാനമോ ഉപാസനയോ ഒന്നും ചെയ്യുന്നില്ല. അതാണ് നമ്മൾ ഗീത ചർച്ച ചെയ്തപ്പോൾ അവിടെ ഭാഷകാരം പറഞ്ഞെന്താണ്, കർമ്മയോഗം ഉപാസന തുടങ്ങിയ കാര്യങ്ങളെല്ലാം അജ്ഞനാണ്, അജ്ഞാനത്തെ ആശ്രയിച്ചിട്ടാണ്. സ്വസ്വരൂപത്തെ കുറിച്ചുള്ള സമ്യക്കായ ശരിയായ ബോധമില്ലാത്തത് കൊണ്ട് ഇത്തരം അഭ്യാസങ്ങളെല്ലാം ചെയ്യുന്നു, ധ്യാനാദി അഭ്യാസങ്ങളെല്ലാം ചെയ്യുന്നു, ധ്യാനം ജപം പ്രാർത്ഥന തുടങ്ങിയ അഭ്യാസങ്ങളെല്ലാം ചെയ്യുന്നു, കർമ്മയോഗം ചെയ്യുന്നു, ഭക്തിയോഗം അനുഷ്ഠിക്കുന്നു, എല്ലാം സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ. അതുകൊണ്ടാണ് ഗീത പറഞ്ഞ കാര്യമാണ്. അറിവുള്ളവനാണെങ്കിലോ ഒരു യോഗമേയുള്ളൂ, എന്താണത്? ആത്മനിഷ്ഠ, ആത്മബോധത്തിൽ ഈ ശരീരാദി ചേഷ്ടകളെ, മാനസിക ചേഷ്ടകളെ കേവലം പ്രാരബ്ധജന്യമായ, കേവലം ഭ്രാന്തിയായി ഗ്രഹിക്കുന്നു. വിവേകം കൊണ്ടത് ബോധിക്കുകയാണ്. ഒരു മരീചികയെ വിവേകം കൊണ്ട് ബോധിക്കുന്നത് കേവലം മരീചികയാണ്, ജലമല്ല. അതുകൊണ്ടിവിടെ ധ്യാനാദിക്രിയകളെയും ആ ക്രിയയുടെ കർത്താവായ ധ്യാതാവിനെയും എല്ലാം വിവേകം കൊണ്ട് ധരിച്ചിരിക്കുന്നു. അത്തരമൊരു വിവേകമുള്ളവന് പിന്നീട് കർത്തൃത്വ ബോധത്തോടുകൂടിയ ധ്യാനം തുടങ്ങിയ ക്രിയകൾ സംഭവിക്കുന്നില്ല, ശ്രവണ മനനാദികൾ സംഭവിക്കുന്നില്ല. ധ്യാനത്തിന് വേണ്ടി മാത്രം പറയുന്നില്ല, മാനസികമായ ഒരു വ്യാപാരവും കർത്തൃബോധത്തോടുകൂടി സംഭവിക്കുന്നില്ല. പിന്നെ അതിന് പറയുന്നവരാണ് പ്രാരബ്ധം, അതനുസരിച്ച് സംഭവിക്കുന്നു. അവിടെ അതിനെ ബാധ്യത അനുവർത്തി എന്ന് കാണുകയാണെങ്കിൽ കഴിഞ്ഞതിന്റെയൊക്കെ തുടർച്ചയാണെന്ന് കാണുകയാണെങ്കിൽ പറയും പ്രാരബ്ധമാണ്. അങ്ങനെ ഒന്ന് സ്വസ്വരൂപത്തിൽ നിന്ന് അന്യമായി നിലനിൽക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ പ്രാരബ്ധമില്ല. രണ്ടു തരത്തിലും പറയാം. അതുകൊണ്ട് സദൃശ തസ്സമാന സൻ ധ്യായതി ഇവ, ധ്യാനിക്കുന്നത് പോലെ, ധ്യാനിക്കുന്നില്ല, ധ്യാനിക്കുന്നത് പോലെ. സ്വാഭാവികമായിട്ടും ഇവിടെ വരും ധ്യാനത്തിന് ചിന്തയെന്നൊരർത്ഥമുണ്ട്, യോഗ ധ്യാനമൊന്നുമുണ്ട്. അപ്പോൾ ഈ യോഗ ധ്യാനങ്ങളെല്ലാം നിഷ്പ്രയോജനമാണോ? അതൊന്നും ചെയ്തെന്നാണ് ഇവിടെ പറയുന്നത്. യോഗധ്യാനവും മറ്റും പലതരത്തിൽ അന്ധകരണത്തിൽ യോഗ്യത ഉണ്ടാക്കാൻ സഹായിക്കുന്ന കാര്യങ്ങൾ, അത് വേണ്ടെന്ന് പറയുന്നില്ല, അതൊക്കെ ആകാം. പക്ഷെ ഇവിടെ പറയുന്നത് യോഗിയുടെ നിലയെക്കുറിച്ചോ സാധാരണ പറയുന്ന ഭക്തന്റെ നിലയെക്കുറിച്ചോ കർമ്മയോഗിയുടെ നിലയെക്കുറിച്ചോ ഒന്നുമല്ല പറയുന്നത്. ഇവിടെ തത്വദൃഷ്ടിയെ പരിചയപ്പെടുത്തുകയാണ്, വെളിപ്പെടുത്തുകയാണ്. തത്വദൃഷ്ടിയിൽ ബാക്കി സർവത്തെയും കാണുമ്പോൾ, ഓരോരുത്തരെയും കാണുമ്പോൾ, ഇവിടെ പറയുന്ന ഭക്തനെയോ കർമ്മിയെയോ ഓരോരുത്തരെയും ആ തത്വദൃഷ്ടിയും നോക്കി കാണുമ്പോൾ അതെല്ലാം അജ്ഞാനത്തിന്റെ ഭാഗം, അതെല്ലാം അജ്ഞാനികളുടെ നില. എന്തുകൊണ്ട്? അവരെല്ലാം കർത്തൃത്വ ബോധത്തോടുകൂടി ചിന്തിക്കുന്നു, ധ്യാനിക്കുന്നു. അടുത്ത് പറയും, വർത്തകാരനും പറയും, വിദ്വദൃഷ്ട്യ, വിദ്വദൃഷ്ടിയിൽ കാണുമ്പോൾ ഈ പറയുന്ന വിവേകം, ഇതെല്ലാം ദൃഷ്ടിയിൽ കാണുമ്പോൾ അവിടെ പ്രത്യേകിച്ചൊരു ധ്യാനമോ ധ്യാതാവോ ഒന്നും തന്നെ ഇല്ല. അവിടെ ഒരു തത്വജ്ഞൻ ഒരജ്ഞനെപ്പോലെ കർത്തൃത്വ ബുദ്ധിയോടുകൂടി ഞാൻ ധ്യാനിക്കുന്നവനാണ് എനിക്ക് ധ്യാനത്തിലൂടെ ഇന്നത് ശ്രദ്ധിക്കണം, അതുകൊണ്ട് എന്റെ ധ്യാനം ഈ സ്ഥിരത്തിലാണ്, ഇങ്ങനെയെന്ന് ചിന്തിച്ച് അത്തരം ഭ്രാന്ത വ്യാപാരങ്ങളിൽ ഏർപ്പെടില്ല എന്നാണ്. ഇത് ഭ്രാന്ത വ്യാപാരമാണ്, ഭ്രാന്തിന്റെ വ്യാപാരമാണ് ധ്യാനം. അതിൽ വിവേകമുള്ളവൻ ഏർപ്പെടുന്നില്ല. അവന് നിസ്സംശയമായ ആ വിവേകം മാത്രം മതി. ആ വിവേകത്തിൽ അവൻ അനന്യത്വ ബോധത്തിൽ അവൻ ദ്വൈതത്തെ രണ്ടാമതൊന്നിനെ കാണുന്നില്ലെങ്കിൽ പിന്നെ അവൻ ആരെ ധ്യാനിക്കാൻ? എന്താവണത്തെ ധ്യാനക്രിയ? ഒന്നും സംഭവിക്കുന്നില്ല. നമ്മൾ പറയുന്നത് സമാനസൻ ധ്യായതീവ ആലോകവത്തേവ പറയുന്നു, ആലോകത്തെ പോലെ. നേരത്തെ പറഞ്ഞല്ലോ, ആ ശുദ്ധസ്ഫടികമായിരിക്കുന്ന പ്രകാശം, അത് ഉപാധിയുടെ സമ്പർക്കം കൊണ്ടത് രക്തവർണമായി, അതുകൊണ്ട് ശുദ്ധസ്വരൂപമായിരിക്കുന്ന താൻ, അതിൽ അഹം എന്നുള്ള ബോധം സ്ഫുരിച്ചപ്പോ അന്ധകരണത്തിന്റെ വികാരത്തോട് താതാമ്യപ്പെട്ടപ്പോ അവിടെ കർത്തൃത്വാദികൾ വന്നു കഴിഞ്ഞു. അത് പറയുന്നു, ഞാൻ ധ്യാനിക്കുന്നു, ഞാൻ ധ്യാതാവാണ്, അങ്ങനെ കരുതുന്നു. ഇതൊരു ഭ്രാന്തിയാണെന്നറിഞ്ഞ് ഈ ഭ്രാന്തിയിൽ നിന്നുണർന്നവൻ എങ്ങനെ ആരെ ധ്യാനിക്കും? ഈ വിവേകമുള്ളവന് എന്താണ്? അവൻ കർത്തൃത്വ ബുദ്ധിയോടുകൂടി അത് ചെയ്യത്തില്ല എന്നർത്ഥം. പിന്നെ അവനിൽ അത് സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ സംഭവിക്കുന്നതായി അവൻ അതിനെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അത് സ്വന്തം പ്രാരബ്ധമാണ്, അല്ലെങ്കിൽ അവനിൽ അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് കരുതണം. അതുകൊണ്ടാണ് ഇവിടെ ദൈവശബ്ദം പ്രയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതഹ ഭവതി, അതുകൊണ്ട് ഈ താതാത്മ്യം കൊണ്ടാണ് ധ്യാനം സംഭവിക്കുന്നത്. അതുകൊണ്ട് ചിന്തയ രീതി ഭ്രാന്തിലോകസ്യ ലോകത്തിന് ധ്യായതി എന്നുള്ള ലോകം കരുതുന്നുണ്ടല്ലോ, ഞാൻ ചിന്തിക്കുന്നു അല്ലെങ്കിൽ ധ്യാനിക്കുന്നു എന്ന് പറയുന്നു ഭ്രാന്തി. ഇതൊരു ഭ്രാന്തിയാണ്, സർവജീവന്മാരുടെയും ഭ്രാന്തിയാണ്. അപ്പം മനസ്സിന്റെ ഏത് വ്യാപാരത്തെ അഹത്തോട് താതാത്മ്യപ്പെടുത്തി ഞാൻ സുഖിയാണ്, ഞാൻ ദുഃഖിയാണ്, ഞാൻ ചിന്തിക്കുന്നവനാണ്, ഞാൻ ധ്യാനിക്കുന്നവനാണ്, ഞാൻ സമാധിയെ ശീലിക്കുന്നവനാണ്, ഞാൻ ശ്രവണം ചെയ്യുന്നവനാണ്, ഞാൻ മനനം ചെയ്യുന്നവനാണ്, നിധ്യാസനം ചെയ്യുന്നവനാണ്, ഇങ്ങനെയെല്ലാം വരുന്ന എല്ലാ ചിന്തകളും ഭ്രാന്തിയാണ്. ഭ്രാന്തർലോകസ്യ നതു പരമാർത്ഥതോ ധ്യായതി, പരമാർത്ഥത്തിലൂടെ ആരും തന്നെ ധ്യാനിക്കുന്നില്ല. അദ്വൈതി, അതുകൊണ്ടാണ് പരമാർത്ഥ ബോധത്തെ ആശ്രയിക്കുന്നത്. അതുകൊണ്ടാണ് അദ്വൈതത്തിൽ ഉപാസനയ്ക്ക് സ്ഥാനമില്ലെന്ന് പറയുന്നത്. അദ്വൈത ബോധത്തിന് ഉപകരിക്കുമെങ്കിൽ എങ്ങനെ? ഉപാസനയിലൂടെ വേണ്ട ഗുണങ്ങളെല്ലാം നേടുന്നതിനത് സഹായിക്കുമെങ്കിൽ നല്ലത്. പക്ഷെ അദ്വൈത ബോധത്തിൽ പിന്നെ ഉപാസനയുടെ ആവശ്യം. എന്തുകൊണ്ട്? പരമാർത്ഥത, പരമാർത്ഥത്തിൽ ഈ പ്രത്യേകാത്മാ സ്വസ്വരൂപം താൻ, തനിക്ക് വാസ്തവത്തെ ധ്യാനിക്കാൻ കഴിയില്ല, തന്നിൽ അങ്ങനെ ഒരു ക്രിയ സംഭവിക്കത്തില്ല, തനിക്കങ്ങനെ ഒരു ബുദ്ധി താതാത്മ്യം സംഭവിക്കില്ല. അപ്പോൾ ഈ ദൃഢവിവേകമുള്ളവൻ അവൻ ധ്യാനിക്കുന്നില്ല. അറിഞ്ഞുകൊണ്ട് എനിക്ക് ധ്യാനിക്കണം, കർത്തൃത്വ ബുദ്ധിയോടുകൂടി ഞാൻ ധ്യാനിക്കണം, ധ്യാനിച്ചാലേ എനിക്ക് ഇന്ന ഫലമുണ്ടാവും. അതുകൊണ്ട് ധ്യാനിക്കാൻ കഴിയാത്തവരാരും വിഷമിക്കില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പരമാർത്ഥത്തിൽ ആരും തന്നെ ധ്യാനിക്കുന്നില്ല. ധ്യാനിക്കുന്നവൻ ധ്യാനിക്കുന്നുണ്ടോ? ഇല്ല. ഒരാൾ ഇനി കർത്തൃത്വ ബുദ്ധിയോടുകൂടി അയാൾ ധ്യാനിക്കുന്നു. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം വരെ എത്തിയവൻ അഭ്യാസങ്ങളെല്ലാം ചെയ്യുന്നു. അവനെ സംബന്ധിച്ച് പറഞ്ഞാലോ, അവൻ കർത്തൃത്വ ബുദ്ധിയോടുകൂടി ഞാൻ ധ്യാനിക്കുന്നു എന്ന് കരുതുന്നുണ്ടെങ്കിലും അവനും ധ്യാനിക്കുന്നില്ല. എന്തുകൊണ്ട്? അവന്റെയും ശുദ്ധമായ സ്വരൂപം വിക്രിയാശൂന്യമാണ്, ഭ്രാന്തിശൂന്യമാണ്, അവിടെ അത് സംഭവിക്കുന്നില്ല. ഇത് കേവലം അജ്ഞന് വേണ്ടിയിട്ടാണ്. വിവേകത്തിൽ ആ കർത്തൃത്വ ബുദ്ധിയോടുകൂടിയ കർത്തൃത്വ ബുദ്ധി കൂടാതെ ധ്യാനമായിട്ട് ചെയ്യാനും പറ്റത്തില്ല. ഞാൻ ചെയ്യുന്നു എന്നുള്ളൊരു ഭാവം കൂടാതെ എങ്ങനെ ചെയ്യും? അത് സംഭവിക്കുന്നില്ല. ഇതെന്താ ധ്യാനത്തിന് വേണ്ടി പ്രത്യെടുത്ത് പറഞ്ഞത്? ഭക്ഷിക്കുന്നു, തിന്നുന്നു, കുടിക്കുന്നു, ഉറങ്ങുന്നു, മറ്റ് ശാരീരിക വ്യാപാരങ്ങളെല്ലാം നിർവഹിക്കുന്നു. ഈ പറയുന്ന അദ്വൈതി അതെല്ലാം ചെയ്യുന്നില്ലേ? അപ്പൊ അതൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ അതിനും എത്രയോ ശ്രേഷ്ഠമായ ഒന്നാണ് ഈ ധ്യാനം. അത് ചെയ്താൽ എന്താ കുഴപ്പം? പിന്നെ ധ്യാനിക്കുന്നില്ല, ധ്യാനിക്കുന്നില്ല എന്നാ പറയുന്നു? അത് ആദ്യമേ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ധ്യാനിക്കണമോ വേണ്ടേ എന്നുള്ള കാര്യമല്ല ഇവിടെ പറയും. ധ്യാനത്തിന്റെ തത്വമാണ്. ആ തത്വം ധ്യാനത്തിന് മാത്രമല്ല, തഥാ ലേലായ തീവ ലേലായ തീ, എല്ലാ ക്രിയകൾക്കും ഇത് സമാനമാണ്. പറഞ്ഞല്ലോ, തിന്നുന്നു, കുടിക്കുന്നു, ഉറങ്ങുന്നു, ഉണരുന്നു, ഇതൊക്കെ മറ്റ് വ്യാപാരങ്ങൾ പ്രവർത്തിക്കുക, ശാരീരികമായ വ്യാപാരങ്ങൾ. ഇവിടെയെല്ലാം ഈ സർവവ്യാപാരങ്ങളിലും ഈ അദ്വൈത ബോധം തന്നെ ഈ വ്യാപാരങ്ങളെ നിഷേധിക്കുന്നു. അല്ലാതെ കേവലം ധ്യാനത്തിന് വേണ്ടി പറഞ്ഞല്ല, നീ ധ്യാനിക്കണ്ട, തിന്നിയും കുടിക്കുകയൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞല്ല. ആ തത്വത്തെ പറയുകയാണ്. എങ്ങനെയാണോ ധ്യാനത്തെ നിഷേധിച്ചത്, എല്ലാ തരത്തിലുള്ള മാനസിക വ്യാപാരങ്ങളെ നിഷേധിച്ചത്, അതുപോലെയുള്ള എല്ലാ കർണ വ്യാപാരങ്ങളെയും എല്ലാ കാര്യവ്യാപാരങ്ങളെയും അങ്ങനെ തന്നെ കാണും. ലേലായതി എന്ന് പറയുന്ന മറ്റ് ക്രിയകളെ ഉദ്ദേശിച്ച് പറയുകയാണ്. ഇവിടെ ഒരിടത്തും എന്താണ്, ഒരജ്ഞനെ പോലെ ഇതിനോട് താതാത്മ്യപ്പെട്ട് ഭ്രാന്തനായി അഹംബുദ്ധിയോടുകൂടി ഒരു വ്യാപാരത്തെയും ചെയ്യുന്നില്ല, ഒന്നിനെയും താൻ ഏറ്റെടുക്കുന്നില്ല. അല്ലാതെ ധ്യാനത്തിൽ മാത്രമല്ല ഇങ്ങനെ ഒരു വിവേകം, സർവശാരീരിക മാനസിക പ്രാണവ്യാപാരങ്ങളിലെല്ലാം ഇത് തന്നെയാണ് അദ്വൈതിയുടെ ബോധം. ഈ ബോധമാണ് അദ്വൈതിക്ക് മുക്തിയെ കൊടുക്കുന്നത്. ഈ മുക്തി മറ്റാർക്കും കിട്ടത്തില്ല. ഇത് അദ്വൈതിക്ക് മാത്രം അവകാശപ്പെട്ട മുക്തിയാണ്. ജ്ഞാനം കൊണ്ടുള്ള ബോധം എന്ന് പറയുന്നു, ജ്ഞാനം കൊണ്ടുള്ള മുക്തി എന്ന് പറയുന്നു, ബോധം കൊണ്ടുള്ള മുക്തി എന്ന് പറയുന്നു. ഈ വ്യാപാരങ്ങളെല്ലാം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയെ, മാനസികവും കായികവും ശാരീരികവുമായ ഈ പ്രവൃത്തികളെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുകയെ, തന്നിൽ തന്റെ പരമാർത്ഥ സ്വരൂപത്തിൽ ഇതൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ള ബോധം കൊണ്ട് തന്റെ മുക്തി അവൻ അനുഭവിക്കുന്നു. ഇതിൽ നിന്നെല്ലാം അവൻ മുക്തനായിരിക്കുന്നു. ഇതാണ് ഇതിന്റെ പ്രയോജനം. അല്ലാതെ ഇങ്ങനെ ഒരു ആത്മാവുണ്ടെന്ന് മനസ്സിലാക്കാനോ, അല്ലെങ്കിൽ ഇങ്ങനെയെല്ലാം കർമ്മങ്ങൾ, പ്രവൃത്തികൾ, വ്യാപാരങ്ങളുണ്ടെന്ന് മനസ്സിലാക്കാനോ, ആ ഇങ്ങനെയൊക്കെ മനസ്സിലാക്കി അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു അറിവുണ്ടായി എന്ന് സമാശ്വസിക്കാനോ വേണ്ടിയിട്ടുള്ള ഇവിടെ എന്താണോ ഈ ഒരു ബോധം, ഈ ഒരു ബോധത്തിന്റെ ദൃഢതയിൽ ആ ബോധത്തിന്റെ ഫലമായ മുക്തിയെ അവൻ അനുഭവിക്കുന്നു. മുക്തി അവന്റെ അനുഭവമാണ്. എങ്ങനെ അനുഭവിക്കുന്നു? അവൻ ഇതിൽ നിന്നെല്ലാം സ്വതന്ത്രനായിരിക്കുന്നു. മുക്തി ആ സ്വാതന്ത്ര്യമാണ്. അതെല്ലാം ഈ ബോധം കൊണ്ട് സംഭവിക്കുന്നതാണ്. എവിടെ സംഭവിക്കുന്നു? അവനിൽ സംഭവിക്കുന്നു. ആരിൽ? ഈ തത്വത്തിന്റെ ബോധം ആരിലാണോ സംഭവിച്ചത്, അവനിലത് സംഭവിക്കുന്നു, മുക്തി സംഭവിക്കുന്നു. അപ്പോ തത്വബോധത്തിൽ മുക്തി സംഭവിച്ചിരിക്കുന്നു. ആ മുക്തി എന്ന് പറയുന്ന അനുഭവം തത്വബോധത്തിൽ നിന്ന് സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആ ബോധം ഉണ്ടാകുന്നില്ല എന്നർത്ഥം. അങ്ങനെയൊരു ബോധം ഉണ്ടാകുന്നു. ഇനി അങ്ങനെ ഒരു ബോധം ഉണ്ടായാൽ തന്നെ അത് സംശയരഹിതമായി ബോധിക്കുന്നില്ല. സംശയരഹിതമായി ഈ സ്വരൂപത്തെ സംബന്ധിച്ച് താൻ നിർവികാരനാണ്, മാനസിക ശാരീരിക കായിക വ്യാപാരങ്ങളില്ലാത്തവനാണെന്ന് ബോധിച്ചാൽ അവന് സംശയരഹിതമായി മുക്തിയും പ്രകാശിക്കും. എന്തുകൊണ്ട്? അത് അവന്റെ സ്വരൂപം തന്നെയാണ്. അവന് അന്യമായി പിന്നെ ഒരു മുക്തി അവനിൽ വരേണ്ട കാര്യമില്ല. ഇത് ബോധത്തിന്റെ ഫലം. ഈ ഫലത്തിന് വേണ്ടിയിട്ടാണ് ഈ വിചാരം. അപ്പൊ ആ ബോധമുള്ളവൻ ആ നിമിഷം തന്നെ അവൻ മുക്തനായിരിക്കുന്നു. ഇതിൽ നിന്നെല്ലാം ബദ്ധനൻ. ഇനി അതല്ലാതെ ഇനി വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മുക്തി ഏതെങ്കിലും അഭ്യാസം ചെയ്ത് ഈ ശരീരത്തെയൊക്കെ മാറ്റി മറിച്ച് ഏതെങ്കിലും മനസ്സ് ഏതെങ്കിലും അവസ്ഥകളിലൊക്കെ പോയി പിന്നെ ഈ ശരീരം വിട്ട് വേറെ ലോകത്തിൽ പോവുക, അങ്ങനെയുണ്ടല്ലോ, അതൊന്നും ഇവിടെയില്ല. ആധ്യാത്മിക കെട്ടുകഥകൾ, സ്പിരിച്വൽ ഫിക്ഷൻസ്, അതൊന്നും ഇവിടെയില്ല. ഇത് സ്വന്തമായ ഓരോരുത്തരുടെ അനുഭവമാണ്. ആരാണോ ഈ ബോധം ഉണ്ടാകുന്നത് അവിടെ അവന്റെ അനുഭവമാണ്. അത്തരൊരു അനുഭവത്തെ കുറിച്ചാണ് പറയുന്നത്. അത് മാനസികമായ വ്യാപാരങ്ങളെ സംബന്ധിച്ചായാലും ശരി, ശാരീരികമായ വ്യാപാരങ്ങളെ സംബന്ധിച്ചായാലും ശരി, ഇതാണ് സംഭവിക്കുന്നത്. എന്നത് പരമാർത്ഥതോ ധ്യായതി തേ തഥാ ലേലായതീവ. അതാണ് എന്താണോ ധ്യാനത്തെ കുറിച്ച് പറഞ്ഞത്, അത് ധ്യാനം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞല്ലോ, അത് ബുദ്ധിയുടെ വ്യാപാരമാണ്. ബുദ്ധി എന്ന് പറയുന്ന ഈ ചൈതന്യത്തോട് അടുത്തിരിക്കുന്നതാണ്, അത് ശുദ്ധമാണ്, സൂക്ഷ്മമാണ്. അവിടെ മുതലാണ് ഇതെല്ലാം തുടങ്ങുന്നത്. അതുകൊണ്ട് അതിനെ എടുത്തു പറഞ്ഞു ധ്യാനം വിചാരം എന്നെല്ലാം പറഞ്ഞു. അതിന് കുറച്ചുകൂടി സ്ഥൂലമായി വന്നു കഴിഞ്ഞാൽ മറ്റ് പ്രവൃത്തികളായി. എല്ലായിടത്തും അങ്ങനെ സംഭവിക്കുന്നത് പോലെ അത്യർത്ഥം ചലതീവ, അത്യർത്ഥം ചലിക്കുന്നത് പോലെ, ചലിക്കുന്നില്ല എന്നാലും ചലിക്കുന്നത് പോലെ ഈ കർമ്മങ്ങളെല്ലാം നിരന്തരം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് അദ്വൈതി കർമ്മ ഭീരുവല്ലെന്ന് പറയുന്നത്. കർമ്മത്തെ ഭയക്കുന്നൊന്നുമില്ല, ഭയക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഭയക്കുകയാണെങ്കിൽ അവൻ ചിന്തിക്കുന്നതിനെയും ഭയക്കണം, കാരണം അതും കർമ്മമല്ലേ. ചിന്തിക്കുന്നതിനെ ഭയക്കണ്ടേ? കർമ്മത്തെ ഭയന്നു കഴിഞ്ഞു. അതിൻ്റെ അദ്വൈതാചാര്യന്മാരും ലോകസംഗ്രഹ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നു. ആ ബോധം എന്ന് പറയുന്നത് മറ്റ് പ്രവൃത്തിക്ക് അതൊരു തടസ്സമല്ല, ചിന്തയ്ക്കും തടസ്സമല്ല. അവിടെ അധികമായിട്ട് എന്താ ഉള്ളത്? ഈ തത്വത്തെ കുറിച്ചുള്ള ബോധം മാത്രം. ആ തത്വബോധത്തിൽ ബാക്കി ശാരീരിക മാനസിക പ്രവർത്തനങ്ങളൊന്നും അല്ല. പിന്നെ അതൊക്കെ ഒരു തടസ്സമെന്ന് തോന്നുന്നവർക്കാണ്, ആ മാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്ക്. ഒരു സാധകന് ചില പ്രവൃത്തികൾ തടസ്സമെന്ന് തോന്നും, ചിലത് അനുകൂലമെന്ന് തോന്നും, ചിലത് പ്രതികൂലമെന്ന് തോന്നും. അനുകൂല പ്രതികൂല ചിന്തകളൊക്കെ വരും, അത് സ്വാഭാവികമാണ്. ആ തത്വനിഷ്ഠയിൽ അങ്ങനെയില്ല, അത് അങ്ങനെ ചില പ്രതികൂലത ഉള്ളതുകൊണ്ടാണ് പറഞ്ഞത്. സന്യസ്യ ശ്രവണം കുര്യാത്, എല്ലാം കർമ്മങ്ങളെ ത്യജിച്ചിട്ട് ശ്രവിക്കുക എന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ്. ആ സാധനയ്ക്ക് വിഘ്നങ്ങളുണ്ടാവും, അതിനാ ത്യാഗം എന്തായിരിക്കണം, ത്യാഗത്തിന്റെ സ്വഭാവം എന്തായിരിക്കണം, ത്യാഗത്തെ എങ്ങനെ ആഗ്രഹിക്കണം, ത്യാഗത്തിന്റെ തത്വം എന്താണ്, അതും നമ്മളിവിടെ ചർച്ച ചെയ്യുന്നില്ല. പക്ഷെ സാധകൻ അതൊക്കെ തടസ്സമായി തോന്നും. ഇവിടെ പറയുന്ന ആ തത്വബോധത്തെ കുറിച്ചാണ്. ആ തത്വബോധമുള്ളവൻ സാധകനല്ല, അവൻ സിദ്ധനാണ്. സംശയരഹിതമായ തത്വത്തെ ബോധിച്ചവൻ, അതിനെക്കുറിച്ച് പറയുന്നു. ചലതീവ തേഷേവ കർണേഷു ബുദ്ധ്യാദിഷു വായുഷു ച ചലത്സു. ആ കർണങ്ങൾ ചലിക്കെ, ബുദ്ധിയാദികൾ ചലിക്കെ, വായു പ്രാണനും മറ്റും ചലിക്കെ, ഈ ശരീരം ചലിക്കെ, തത് ഔഭാസകത്വാ തദൃശം തത്. ഈ ചലനത്തെയെല്ലാം അത് പ്രകാശിപ്പിക്കുന്നു, ബോധിപ്പിക്കുന്നു. എങ്ങനെ? എന്റെ ശരീരം പ്രവർത്തിക്കുന്നു, എന്റെ ശരീരത്തിൽ പ്രാണൻ പ്രവർത്തിക്കുന്നു, ഈ ശരീരത്തിൽ മനസ്സ് പ്രവർത്തിപ്പിക്കുന്നു, ഇങ്ങനെയെല്ലാം ഇതിനെ പ്രകാശിപ്പിക്കുന്നു. എന്ത് ചൈതന്യം? ആ ചൈതന്യത്തെയാണ് നമ്മൾ പറഞ്ഞത് ജ്യോതി എന്ന് പറയുന്നത്. ആ ചൈതന്യം ജ്യോതിയാണ് ഇതിനെയൊക്കെ ബോധിപ്പിക്കുന്നത്, അത് പ്രകാശിപ്പിക്കുകയാണ്, അത് അറിയിക്കണതാ. നിന്റെ ശരീരം ചലിക്കുന്നു, നിന്റെ പ്രാണൻ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്, നിന്റെ മനസ്സ് ചലിക്കുന്നു. ഇതിങ്ങനെ ആ അറിവ് ഇതിനെ ബോധിപ്പിക്കുകയാണ്. അതാണ് തേഷേവ കർണേഷു ബുദ്ധ്യാദിഷു വായുഷു ചലത്സു തത് അവഭാസകത്വ. അതിനെ പ്രകാശിപ്പിക്കുന്നു. അങ്ങനെ പ്രകാശിപ്പിക്കുമ്പോൾ ഇതിനെക്കുറിച്ചൊന്നും ആ വിവേകം ഇല്ലാത്തിടത്തോളം കാലം എന്തു വരുന്നു? തദൃശം തത്, അതിന് സദൃശ്യമാകുന്നു. എന്നുവെച്ചാൽ ആ ചലനങ്ങളോട് ഇത് താതാത്മ്യപ്പെടുന്നു. അപ്പോൾ ആ ശരീരം ചലിക്കുമ്പോൾ പറയുന്നത് ആ ഞാൻ ചലിക്കുന്നു, പ്രാണൻ ചലിക്കുമ്പോൾ പറയുന്നു ഞാനതാ ജീവനുള്ളവനായിരിക്കുന്നു, ഞാൻ ജീവിച്ചിരിക്കുന്നു, മരിച്ചിട്ടില്ല. ബുദ്ധി ചലിക്കുമ്പോൾ പറയുന്നു ഞാൻ ചിന്തിക്കുന്നു. അതാണ് തദ്സദൃശം തത്. അവിടെ ആ താതാത്മ്യം സംഭവിക്കുന്നു. ഇനി ലേയ ലായ ദീവ, ചലിക്കുന്നത് പോലെ കർമ്മങ്ങൾ തന്നെ സംഭവിക്കുന്നത് പോലെ. നതു പരമാർത്ഥത ചലനധർമ്മകം തദാത്മജ്യോതി. ഇതാണ് വിവേകം. എന്താണ് വിവേകം? നതു പരമാർത്ഥത, പരമാർത്ഥത്തിൽ ചലനധർമ്മകം തദാത്മജ്യോതി. ആത്മജ്യോതി, ആ സ്വരൂപജ്യോതി, അതിൽ ഒരു തരത്തിലുള്ള എന്താണ് ചലനങ്ങൾ സംഭവിക്കുന്നില്ല. മാനസികമോ കായികമോ ആയിട്ടുള്ള വ്യാപാരങ്ങളൊന്നും തന്നെ അവിടെ സംഭവിക്കുന്നില്ല എന്നുള്ളത് ഇതിലൂടെ കുറച്ചുകൂടി വിശദീകരിക്കുന്നുണ്ട്. എന്താണ് അസംഭവ സ്വതോ യസ്മ തത് അബോധാച്ച സംഭവ. ഇത്രയുള്ളൂ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ. ക്രിയാകാരക രൂപസ്യ തസ്മാത് ശ്രുത്യാ വിധീയതേ. ശ്രുതിയുടെ ബോധിപ്പിക്കുന്നു, ശ്രോതാവിനെ ശ്രവിപ്പിക്കുന്നത് എന്താണ്? ക്രിയാകാരക രൂപം. ഇവിടെ ക്രിയാകാരക രൂപത്തിലിരിക്കുന്നത് ഞാൻ തന്നെയാണ്. ക്രിയ ഉള്ളവനായിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ കർത്താവായിരിക്കുന്നു. എന്നിൽ ധ്യാനം സംഭവിക്കുന്നു, അതുകൊണ്ട് ഞാൻ ധ്യാതാവായിരിക്കുന്നു. അപ്പോൾ ക്രിയാകാരക രൂപനായിരിക്കുന്ന ഈ ഒരവസ്ഥ സ്വത അസംഭവ. സ്വത ഇങ്ങനെ ഒന്നില്ല, സ്വത ഇതൊന്നുമില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ സുഷുപ്തിയെക്കുറിച്ച് ചിന്തിക്കും. അവിടെ ആരാ ധ്യാനിച്ചത്? ആരെങ്കിലും ധ്യാനിക്കുന്നുണ്ടോ? ചിലര് വെറുതെ വീമ്പടിക്കും. ഞാനിങ്ങനെ ധ്യാനിച്ച് ധ്യാനിച്ച് ഉറക്കത്തിൽ ചെന്നാലും എനിക്ക് ധ്യാനമാണെന്നൊക്കെ പറയും. കേൾക്കുന്നവൻ വായും പൊളിച്ചിരിക്കുമോ? എന്തൊരു ധ്യാനമാ, കടുത്ത ധ്യാനമാണല്ലോ. ഉറങ്ങിയിട്ടും ധ്യാനം തുടരുന്നു. ചില പറയും ജ്ഞാനിയാണ്. ജ്ഞാനി എന്ന് പറഞ്ഞാൽ ഉറക്കത്തിലും ജ്ഞാനം ഇങ്ങനെ സ്ഫുരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഉറക്കത്തിൽ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ എന്ത് ജ്ഞാനമാ? അതിന് ജ്ഞാനം എന്ന് പറയാൻ പറ്റും? ഇത്തരം വിഡിതങ്ങളൊക്കെ എഴുന്നള്ളിച്ചാൽ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നവരുണ്ട്. ഇവിടെ അതൊക്കെ നിഷേധിക്കുന്നു. അതൊന്നുമല്ല, എന്താണ് സ്വത അസംഭവ, സ്വത ഇതൊന്നും സംഭവിക്കുന്നില്ല, സ്വരൂപസ്ഥിതിയിൽ ഇതൊന്നും സംഭവിക്കുന്നില്ല. അത് ആ ദൃഷ്ടാന്തത്തിലൂടെ മനസ്സിലാക്കാം. അവിടെ ഇതൊന്നും സംഭവിച്ചില്ല, അതുകൊണ്ട് അവിടെ പരമസുഖം, വീണ്ടും ആ പരമസുഖത്തിൽ എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്നു. സ്വത ക്രിയ കാരക രൂപസ്യ അസംഭവം തത് അബോധസ്യ സംഭവ. ആ പരമസുഖത്തെക്കുറിച്ചുള്ള ബോധം, ഇതുവരെ നമ്മൾ പറഞ്ഞ വിവേകം, ആ വിവേകം ഇല്ലാത്തതുകൊണ്ട് ഇതാ ഇവിടെ ഇതെല്ലാം സംഭവിക്കുന്നു. എങ്ങനെ? ഞാൻ ധ്യാനിക്കുന്നു, ഞാൻ ശ്രവിക്കുന്നു, ഞാൻ മനനം ചെയ്യുന്നു, മറ്റ് ശാരീരിക വ്യാപാരങ്ങളെല്ലാം ചെയ്യുന്നു എന്ന് വൃഥ അഭിമാനിക്കുന്നു. അത് ശുദ്ധമായ മുക്തമായിരിക്കുന്ന ഈ ചൈതന്യം വൃഥ അഭിമാനിക്കുന്നു. അതാണ് ആരഭിമാനിക്കുന്നു? ഈ ചൈതന്യം അഭിമാനിക്കുന്നു. അതിന് കാരണമാണ് പറഞ്ഞത്, ഇവിടെ ബുദ്ധിയുണ്ട്, പ്രാണനുണ്ട്, ശരീരമുണ്ട്, അതിനോടുള്ള താതാത്മ്യമുണ്ട്, ഇതെല്ലാം അനുഭവത്തിൽ ഇങ്ങനെ നിൽക്കുന്നു. എത്ര കാലം കൊണ്ട് ഇതൊക്കെ തുടങ്ങി, ഇത് എത്ര കാലം വരെ നിൽക്കും അതൊന്നും പറയാൻ വയ്യ, പക്ഷെ അനുഭവത്തിൽ ഇതിങ്ങനെയാണ്. ഇതാണ് ഇവിടുത്തെ അനുഭവം. അവിടുത്തെ അനുഭവം എന്തായിരുന്നു? ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരുന്നതിന് മുമ്പുള്ള അനുഭവം, അത് കേവലമായ അനുഭവം. അവിടെ താൻ കേവല അനുഭവ സ്വരൂപനായിരുന്നു. പക്ഷെ ഇവിടെ ഇതാണ് അനുഭവം. ഇതിന് എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? തദബോധച്ച, ഈ തന്റെ പരമാർത്ഥ സ്വരൂപത്തെക്കുറിച്ചുള്ള ബോധം ഇല്ലാത്തതുകൊണ്ട്. ആ പരമാർത്ഥ സ്വരൂപത്തെക്കുറിച്ചുള്ള ബോധമുള്ളവനോ ഇതിങ്ങനെയല്ല, ഈ താതാത്മ്യം ഇങ്ങനെയല്ല അവനെ സംബന്ധിച്ച് സംഭവിക്കുന്നു. എന്തുകൊണ്ട്? അവനിൽ ഈ കർത്തൃത്വ ഭോക്തൃത്വ ആദി ബോധം ഇല്ല, നഷ്ടപ്പെട്ടു. ഞാൻ ധ്യാനിക്കുന്നവനാണ്, ഞാൻ ശ്രവണം ചെയ്യുന്നവനാണ്, ഞാൻ വിദ്വാനാണ്, ഞാൻ ജ്ഞാനിയാണ്, ഇങ്ങനെയുള്ള അഹന്തി അഹംബുദ്ധി അവനിലില്ല. അങ്ങനെ ഒന്നില്ല. അതാണ് തത് അബോധസ്, അബോധം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ക്രിയാകാരക തസ്മാ ശ്രുതി അഭിധീയത, അതുകൊണ്ടാണ് ശ്രുതി പറയുന്നത് ഇതെല്ലാം സംഭവിക്കുകയല്ല, സംഭവിക്കുന്നത് പോലെ. ഇപ്പൊ ജാഗ്രത ഇവിടെ സംഭവിച്ചിരിക്കുകയല്ല, ഇതിനെല്ലാത്തും കൂടെ ചേർത്ത് ഒരു പേര് പറയാമെന്നുള്ളതാണ് ജാഗ്രത ഇപ്പോ, അല്ലെങ്കിൽ സ്വപ്നമൊന്നും പറയാം. അത് ജാഗ്രത ഇവിടെ സംഭവിക്കുകയല്ല, വാസ്തവത്തിൽ സംഭവിക്കുന്നത് പോലെ. അതുകൊണ്ടല്ലേ ചിലപ്പോൾ പറയാറില്ലേ, ഒരു സ്വപ്നം പോലെ ഒരനുഭവം ഉണ്ടായി എന്ന് പറയാറില്ലേ. സ്വപ്നം പോലെയായിരുന്നു. അല്ല, സ്വപ്നം പോലെ എന്ന് പറയുന്നു, കാരണം സ്വപ്നം ശരിയല്ല എന്ന് എനിക്കറിയാം, സ്വപ്നം പരമാർത്ഥമല്ല എന്നറിയാം, ഇത് പരമാർത്ഥമാണെന്ന് പറയുന്നു. അതുകൊണ്ട് ഒരു അനുഭവം എന്നാ പറയാം, സ്വപ്നം പോലെയായിരുന്നു, ഇത് പരമാർത്ഥമല്ലായിരുന്നു. അതാണ് ഇതിനെക്കുറിച്ചും പറയുന്നത്, ഇത് സ്വപ്നം പോലെയാണ് അനുഭവിക്കുന്നുണ്ട്, പക്ഷെ ഇത് പരമാർത്ഥമല്ല. ഇക്കാര്യമാണ് ശ്രുതി ബോധിപ്പിക്കുന്നത്. തസ്മാ ശ്രുത്യാ വിധീയതേ ക്രിയ കാരകരൂപസ്യ മിഥ്യാത്വം പ്രത്യേകാത്മനി. സ്വസ്വരൂപത്തിൽ ഈ ക്രിയാകാരകരൂപം, ഈ അനുഭവം, ഇതെന്താണ്? ഇത് മിഥ്യയാണ്, കൽപ്പിതമാണ്, ഭ്രാന്തിയാണ്. എങ്ങനെ? അത് ഈ വിവേകത്തിൽ മനസ്സിലാക്കണം, അല്ലാതെ വെറുതെ ഇതൊക്കെ ഭ്രാന്തിയാണെന്ന് പറയുന്നതല്ല. ഈ വിവേകത്തിന്റെ തലത്തിൽ ജാഗ്രത അനുഭവത്തിന്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കണം, എന്താണ് സ്വപ്നം? ഭ്രാന്തിയാണ്. അല്ല, സ്വപ്നത്തിൽ ഇരുന്നുകൊണ്ട് ഇത് ഭ്രാന്തിയാണ് ഭ്രാന്തിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് വിശേഷതയൊന്നുമില്ല, പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. സ്വപ്നത്തിൽ ഇരുന്നുകൊണ്ട് ഒരാൾ പറയുന്നു ഇത് ഭ്രാന്തിയാണ് ഭ്രാന്തിയാണ്, തങ്ങണ്ടുകൊണ്ടിരിക്കുന്ന ഭ്രാന്തിയാണെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും അർത്ഥമുണ്ടോ? അതിനില്ല. പക്ഷെ അത് നിന്നും മാറി നിന്ന് ജാഗ്രത ഉണർന്നിരുന്നു കൊണ്ട് പറയണം ആ സ്വപ്നം ഭ്രാന്തിയാണ്, ഒരു തർക്കം ഉണ്ടാകത്തില്ല ആർക്കും. അവിടെ പറയാവും എന്താണോ സ്വപ്നം ഭ്രാന്തിയാണ്, നല്ല സ്വപ്നത്തിൽ പറയരുത്, അതുപോലെ ഈ ജാഗ്രതത്തിലും പറയരുത് ഇത് ഭ്രാന്തിയാണെന്ന് പറഞ്ഞാൽ അത് അസംബന്ധമാണ്. മറിച്ച് എവിടെയാ പറയേണ്ടത്? ഈ ജാഗ്രതത്തിൽ നിന്നുള്ള വിവേകം. ഈ ജാഗ്രതത്തിലൊരു വിവേകം ഉണ്ടാകുമല്ലോ, ഇങ്ങനെ ശ്രുതി ബോധിപ്പിച്ച അല്ലെങ്കിൽ ഗുരു ബോധിപ്പിച്ച ഒരു വിവേകം, ആ വിവേകത്തിൽ പറയണം. ആ വിവേകത്തിലാണ് ഇവിടെ പറയുന്നത്. ശ്രുതി അവിധീയത എന്ന് പറഞ്ഞതാണ് എന്ത്? മിഥ്യാത്വം പ്രത്യേകാത്മനി, അത് എടുത്തു പറയുന്നതാണ്. പ്രത്യേകാത്മാവിനാണ് അത് മിഥ്യ. ഓരോ പറയണം ഇതൊക്കെ മിഥ്യയാണെന്ന് പറഞ്ഞാൽ അത് എവിടെയാണ് അവന്റെ മിഥ്യാത്വം നിൽക്കുന്നത്? അവന്റെ അഹന്തയിൽ അല്ലേ? സ്വന്തം അഹന്തയിലാണോ ഇത് മിഥ്യയാകുന്നില്ല? കാരണം അതും ഈ മിഥ്യയുടെ ഭാഗമാണ്. ഈ മിഥ്യയുടെ എന്ന ഭാഗമായ അഹന്തയെ ആശ്രയിച്ചുകൊണ്ട് ഒരാൾ പറയണം, ഓ ഇതെല്ലാം ഞാൻ മിഥ്യയായിട്ടാണ് അറിയുന്നത്, അതിനൊന്നും ഒരർത്ഥമില്ല. എന്താണ് ഈ പറയുന്ന? അവന്റെ അഹന്തയാണ്. അതുകൊണ്ട് അഹന്തയിലുള്ള മിഥ്യാത്വത്തെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്, പ്രത്യേകാത്മാവിനുള്ള മിഥ്യാത്വത്തെ കുറിച്ച്, സ്വസ്വരൂപത്തിനുള്ള മിഥ്യാത്വത്തെയാണ്. ഏതൊരു സ്വരൂപത്തിലാണോ വിവേകം അഹന്തയും തിരസ്കരിച്ചത്, ബാധിച്ചത്, ആ സ്വസ്വരൂപത്തിൽ ആണ് പറയുന്നത് ഇതെല്ലാം മിഥ്യയാണ് എന്ന വിവേകം അവിടെയാണ്. ധ്യായതി ഇത്യാദി വാക്യേന പ്രത്യു കൗടസ്ഥ്യവിത്തയെ. ഇതെല്ലാം നേരത്തെ പറഞ്ഞു, ഇതെല്ലാം എന്തിനു വേണ്ടി ഉപദേശിക്കുന്നു? വിവേകത്തിന് വേണ്ടി. എന്താ വിവേകം? പ്രത്യു കൗടസ്ഥ്യവിത്തി, വിത്തി എന്ന് വെച്ചാൽ ബോധം. പ്രത്യേക കൗടസ്ഥ്യം, ആന്തരികമായിരിക്കുന്ന ആ നിർവികാരത, അതാണ് പ്രത്യേക കൗടസ്ഥ്യം എന്ന് പറയുന്നത്. ആന്തരികമായിരിക്കുന്ന എന്ന് പറയുന്നത് എന്താണ്? ഈ അഹന്തയ്ക്കും പൊരുളായിരിക്കുന്ന, ഈ അഹന്തയ്ക്കും അവലംബനമായിരിക്കുന്ന, ഈ അഹന്തയ്ക്കും ആധാരമായിരിക്കുന്ന, അതുകൊണ്ടാണ് അതിനെ ആന്തരികം എന്ന് പറയുന്നത്. പ്രത്യേകം എന്ന് പറയുമ്പോൾ ആന്തരികം, കൗടസ്ഥ്യം എന്ന് പറയുമ്പോൾ നിർവികാരം. ആ ആന്തരികമായിരിക്കുന്ന ആ നിർവികാരത ഏതൊരു ബോധമാണോ വിവേകമാണോ, ഈ അഹന്തയും നിരാകരിച്ചിട്ട്, ഇത് പരിണാമിയാണല്ലോ, അഹന്ത ഇപ്പം സുഖിയായിരിക്കുന്നു അടുത്ത് ദുഃഖിയായിരിക്കുന്നു, അതിനെയും തിരസ്കരിച്ചിട്ട് ഏതൊരു വിവേകമാണോ ബോധിപ്പിക്കുന്നത്, അത് ബോധിപ്പിക്കാൻ വേണ്ടി ആണ് ഇവിടെ പറഞ്ഞത്. ധ്യായതി ഇവ, ഇവ ശബ്ദം ചേർത്ത് പറഞ്ഞ അതിനു വേണ്ടിയിട്ടാണ്. ധ്യാനിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ബോധിക്കില്ല. കാരണം ധ്യാനിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ധ്യാനിക്കുന്നു, വീണ്ടും അത് അഹന്തയെ ആശ്രയിച്ചാണ് പറയുന്നത്. ഞാൻ ധ്യാനിക്കുന്നു എന്നതുപോലെ എന്ന് പറയും, ധ്യാനം നടക്കുന്നത് പോലെ, ചിന്ത നടക്കുന്നത് പോലെ എന്ന് പറയുമ്പോൾ അവിടെ ചിന്തിക്കുന്ന അഹന്തയെ മാറ്റി നിർത്തുന്നു. വിവേകം പറയുന്നു ആ ചിന്തിക്കുന്ന അഹന്തയ്ക്കും അടിയിലുണ്ട്, അതിനും ആധാരമായിട്ടൊന്നുണ്ട്. അതിനെ, അതിന്റെ ബോധം, അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത് ധ്യാനിക്കുന്നത് പോലെ, പ്രവർത്തിക്കുന്നത് പോലെ എന്നുള്ള പോലെ ശബ്ദം, ഇവ ശബ്ദം ചേർത്ത് പറയുന്നത് അതിനു വേണ്ടിയിട്ടാണ്. ധ്യാനത്തിനും പ്രവർത്തിക്കും എല്ലാം ഉടമസ്ഥനായിരിക്കുന്ന അഹന്തയും നിഷേധിക്കാൻ വേണ്ടിയിട്ട്, അതിനും ആധാരമായിരിക്കുന്നതിന് ബോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവ ശബ്ദം പ്രയോഗിച്ചിരിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് പറയുന്നു, ധ്യായതീവിച്ച കൗടസ്ഥ്യ തഥാ ലീലായതീവച്ച ധ്യാനാധികാരി സാക്ഷിത്വാ നാത്മാ ധ്യാനാധികാര്യവാൻ. ആത്മാ സ്വസ്വരൂപം, തന്റെ പരമാർത്ഥ സ്വരൂപം, ന ധ്യാനാധികാര്യവാൻ, ധ്യാനം തുടങ്ങിയ പ്രവൃത്തികൾ ചെയ്യുന്നവനല്ല. തന്റെ സ്വരൂപത്തിൽ ഇത്തരം പ്രവൃത്തികളൊന്നും നടക്കുന്നില്ല. പിന്നെ എന്തിനാ താൻ കൽപ്പിച്ചുകൂട്ടി ധ്യാനിക്കുന്നത്? തന്നിൽ ഇങ്ങനെ ഒരു പ്രവൃത്തി വാസ്തവത്തിൽ നടക്കുന്നില്ലെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ധ്യാനിക്കുന്നവനാണ് എന്നുള്ള കർത്തൃത്വ ബുദ്ധിയോടുകൂടി എന്തിനും ധ്യാനിക്കണം? അതിൻ്റെ ആവശ്യം എന്തോന്നു? കർത്തൃത്വ ബുദ്ധിയോടുകൂടി അത് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ അത് നടക്കുന്നെങ്കിൽ നടന്നോട്ടെ. മനസ്സിന് അങ്ങനെ ഒരു ശീലമുണ്ടെങ്കിൽ അത് ചിന്തിച്ചോട്ടെ. ചിന്തിക്കുന്നതിൻ്റെ ശീലമാണ്, ധ്യാനിക്കുന്ന അതിൻ്റെ ശീലമാണ്. അതങ്ങനെ ഒരു ശീലമാണെങ്കിൽ അത് നടന്നോട്ടെ. പക്ഷെ അതിൽ കർത്തൃത്വ ബുദ്ധിയെ കൊണ്ടുവരരുത്. എങ്ങനെ? ഞാൻ ധ്യാനിക്കുന്നു, ഞാൻ ധ്യാനിച്ചിട്ട് എനിക്കിന്ന് നേടണം. അപ്പോ ധ്യാനത്തെ അതിൻ്റെ പാട്ടിന് വിട്ടേക്ക്. അതിൻ്റെ സ്വഭാവം അതാണെങ്കിൽ അത് ചെയ്തോട്ടെ. അതിനെ പിടിച്ചു കെട്ടാനും പോണ്ട, അഴിച്ചുവിടാനും പോണ്ട, രണ്ടിൻ്റെ ആവശ്യമില്ല. സ്വഭാവസ്തു പ്രവർത്തതെ, സ്വഭാവം അനുസരിച്ച് പ്രവർത്തിക്കുന്നു. നദ്വേഷ്ടി എന്ന കംക്ഷതി, അതിനെ അടങ്ങിയിരിക്കണം എന്നൊരാഗ്രഹമില്ല. അത് ഓടി നടക്കുന്നതുകൊണ്ട് ദേഷ്യമില്ല. രണ്ടും അതിൻ്റെ സ്വഭാവമാണെങ്കിൽ അത് നടന്നോട്ടെ. എന്തുകൊണ്ട്? ആത്മാ ധ്യാനാധികാരിവാൻ, ആത്മാവ് സ്വസ്വരൂപം ഇതൊന്നും ചെയ്യുന്നവനല്ല. സ്വരൂപത്തിൽ ഇത്തരം കാര്യങ്ങളൊന്നും സംഭവിക്കുന്നില്ല എന്ന് മനസ്സിന്റെ എല്ലാ വ്യാപാരങ്ങളും, അതെന്തായാലും ശരി, സുഖമോ ദുഃഖമോ ചിന്തയോ ധ്യാനമോ ശ്രവണമോ മനനമോ ഏതായാലും ശരി, മുമ്പ് പറഞ്ഞ പ്രത്യകോടസ്ഥവിധി വിധി, തന്റെ നിർവികാരമായ ആന്തരികമായ സ്വരൂപത്തെക്കുറിച്ചുള്ള ബോധമുണ്ടാകണമെങ്കിൽ മനസ്സിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ഉപേക്ഷയാണ് നല്ലത്, അതിനുപേക്ഷിക്കുന്നതാണ് നല്ലത്. അല്ല, അതിൻ്റെ കൂടെ യുദ്ധം ചെയ്യാൻ പോയിട്ടൊരു കാര്യമില്ല. അതിനെ യുദ്ധം ചെയ്ത് മെരുക്കാൻ, കുറച്ച് മെരുക്കാനൊക്കെ കഴിയുമെങ്കിൽ നല്ലത് തന്നെ. പക്ഷെ എളുപ്പ വഴി ഇവിടെ പറയുന്നതാണ്. അതിനെ യുദ്ധം ചെയ്ത് പിടിച്ച് മെരുക്കുക എന്ന് പറഞ്ഞാൽ പുലിയെ പിടിക്കാൻ പോകുന്നവരെയാണ്. ചിലവ് പുലിയെ പിടിച്ചെന്ന് വരാം, പുലി പിടിച്ചെന്ന് വരാം. ഏതാ സംഭവിക്കുന്നതെന്ന് കണ്ടറിയണം. അതാണ്. അപ്പൊ അതിന് അത് പിടികിട്ടിക്കഴിഞ്ഞാൽ ശരി, സമാധി സുഖത്തെ അനുഭവിക്കാം. വെറുതെ. പക്ഷേ അതും ഗ്യാരണ്ടിയുള്ള കാര്യമില്ല, എത്ര കാലത്തേക്കാണെന്നും. വിധാനം എന്ന് പറയുന്ന ഒരു അപകടം അവിടെ പതിയിരിപ്പുണ്ട്. എപ്പോഴാണ് അത് വരുന്നതെന്നറിയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ അതല്ല പറയുന്നത്, അത്തരം കാര്യങ്ങൾ ധ്യാതാവ് ധ്യാനം ധ്യേയം ഒന്നും എന്നെ അടുത്ത് പ്രത്യേകിച്ച് പറയും. വിചാരമൊന്നും പൊതുവെ പറയുന്നു. അതൊന്നും ആത്മാ ന കാര്യവാൻ ഇതൊന്നും ഉള്ളവനല്ല, സ്വസ്വരൂപം എന്ന് തന്നിൽ ഇത്തരം ഒന്നുമില്ല. ഈ ഒരു വിവേകത്തെ അങ്ങനെ ചില ഗ്രന്ഥങ്ങളിൽ, ഇങ്ങനെ അഷ്ടാവക്ര ഗീത പോലെയൊക്കെയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ ഇതുപോലെ പറയും. ധ്യാനം ആർക്കാണ്, സമാധി ആർക്കാണ്, എന്നിൽ അതൊന്നുമില്ല എന്നെല്ലാം പറയും. അപ്പോൾ അത് അതിസൂക്ഷ്മമായ മനനത്തിൽ ഇത്തരൊരു തത്വബോധത്തിൽ നിന്നുകൊണ്ടാണ് അത് പറയുന്നത്. അതിനെ സ്ഥൂലമായ അർത്ഥത്തിൽ എടുത്തിട്ട് ഒരു മനുഷ്യനും ധ്യാനിക്കാനോ ജപിക്കാനോ പാടില്ല എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നു. അത് പറഞ്ഞല്ലോ, അത് ആവശ്യമുള്ളിടത്ത് അത് ചെയ്യാം, അത് ചെയ്യാതിരിക്കാം, അത് ആ ഒരു വിഷയമല്ല ഇവിടെ പറയുന്നു. അതൊക്കെ ആവശ്യമുള്ളതാണോ ഇല്ലാത്തതാണോ, മറ്റെന്തെങ്കിലും ആധ്യാത്മികമായ സാധനങ്ങൾ ആവശ്യമുള്ളതാണോ, അതല്ല ഇവിടെ. തത്വത്തിൽ എങ്ങനെ കാണുന്നു ഇതിനെയൊക്കെ എന്നുള്ള ഇവിടെ പ്രാധാന്യം ആ തത്വബോധത്തിനാണ്, വിവേകത്തിൽ നിന്ന്. ആ വിവേകത്തിന്റെ നിലയിലെത്തിയവൻ അത് അവസാനം പറയും, ഇതിനെയൊക്കെ ഇങ്ങനെയാ കാണുന്നത് എന്നാണ് ഇതിന്റെ താല്പര്യം. പൊതുവെ അങ്ങനെ കാണാറുണ്ട്. ഇനി പറയുന്ന ഇതിനെ ആക്ഷേപിക്കുന്നവരുണ്ട്. എന്താണ് ഈ പറയുന്ന ഈ തത്വബോധം? ഇതിങ്ങനെ പറയുന്നു, ഇതിന് കാര്യമൊന്നുമില്ല, ധ്യാനം പോലെയുള്ള കാര്യങ്ങൾ ശീലിക്കണം. ശരി, നല്ലതാണ്. ധ്യാനം എന്ന് വെച്ചാൽ ചിന്ത എന്നുള്ള അർത്ഥത്തിലുള്ള യോഗം, യോഗപരമായ ധ്യാനം മറ്റ് ശീലിക്കണം. അങ്ങനെ ശീലിച്ച് വേണം ആധ്യാത്മികമായി മുന്നേറേണ്ടത് എന്ന് പറയുന്നു. അങ്ങനെ പറയുന്നവരുണ്ട്. അതിൽ യാതൊരു അഭിപ്രായവ്യത്യാസമില്ല, അങ്ങനെ തന്നെയാണ്, അത് ശീലിക്കേണ്ടതാണ്, ചെയ്യേണ്ടതാണ്. പക്ഷേ ഈ പറയുന്നവരാരും ഇത് ചെയ്യുന്നത് കാണാറില്ല. ഈ പറയുന്നവർക്ക് ഇത് പറയാൻ തന്നെ മുഴുവൻ പറയാൻ തന്നെ സമയം കിട്ടാറില്ല, ഓടി നടന്ന് പറയുക. പിന്നെ അവരെപ്പോഴാണ് ഇത് ചെയ്യുന്നത്? പകലെന്തായാലും ചെയ്യുന്നില്ല, പകൽ മുഴുവൻ ഉപദേശമാണ്. അങ്ങനെ ഒരു കാര്യം കൂടെയുണ്ട്, ഇത് ഉപദേശിയുടെ ഉപദേശം പോലെയാണ്, പള്ളിക്കാർക്ക് വേണ്ടിയുള്ള ഉപദേശമാണ്, അവനവന് വേണ്ടിയിട്ടുള്ള ഉപദേശമാണ്. അപ്പൊ അത് കാര്യമില്ല. അങ്ങനെ ധ്യാനമാണെങ്കിൽ അത് ചെയ്യണം, അത് തന്നെ ചെയ്യണം, അത് ചെയ്തുകൊണ്ടിരിക്കണം. എന്നാ ശരി, അത് രണ്ടും കൂടെ ആകരുത്. അത് തന്നെ ഒരാൾ ചെയ്യുകയാണെങ്കിൽ, ആ ധ്യാനം തന്നെ ചെയ്യുകയാണെങ്കിൽ പിന്നെ അയാൾക്ക് അത് ഉപദേശിക്കാൻ പറ്റത്തില്ല. അത് ഉറപ്പായ കാര്യമാണ്. കാരണം അത് തന്നെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അയാൾ എവിടെ എത്തും? സമാധിയിലെത്തും. സമാധി എത്തിയാൽ പിന്നെ എങ്ങനെയാണ് ഓടിയിടന്ന് ഉപദേശിക്കുന്നെങ്കിൽ ഉപദേശിക്കാൻ പറ്റുകയാണെങ്കിലും സമാധിയിരിക്കും. അപ്പോൾ പറച്ചിലും പ്രവൃത്തിയും രണ്ടാകാൻ പാടില്ല. ഇവിടെ പറയുന്നത് എന്താണോ ഇതൊന്നും ഈ തത്വബോധത്തിൽ പറയുന്നു, ധ്യാനാധികാരിവാ ആത്മാ, ഇത് ധ്യാനാദി ചെയ്യുന്നവൻ അല്ല, ധ്യാനാധികാരി സാക്ഷിത്വം. അത് എന്തുകൊണ്ട്? അതിന് കാരണം പറയുന്നു, ഇത് ധ്യാനാദികൾ ചെയ്യുമ്പോഴും ആ ധ്യാനാദികൾ ഇതിനിടപെടാനൊക്കത്തില്ല, മറിച്ച് അവിടെയും ഇത് ഇതിനെല്ലാം സാക്ഷിയായിരിക്കുന്നവനാണ്. ധ്യാനാദികൾ ഇതിന് സാക്ഷ്യമായിരിക്കുകയാണ്. അത് മുമ്പ് പറഞ്ഞല്ലോ, ഒരു പ്രവൃത്തി നടക്കുമ്പോൾ ഏതായാലും ശരി, ആ കഴിഞ്ഞ ദിവസം നമ്മളത് വിശദമായി ചർച്ച ചെയ്തതാണ്. അതിന്റെ പിന്നിലൊരു സാക്ഷി സ്വീകരിച്ചേ തീരൂ. ഇതിലെ ഇടപെടാത്ത ഒരാളാണ്, ഇന്നലെയും ഇന്നും നാളെയും ധ്യാനിക്കുന്ന ഒരാള്, അത് വേണമല്ലോ. അപ്പോൾ ഇനി ആത്മാവിനെ അവിടെ അംഗീകരിച്ചാലും ധ്യാനിക്കുന്നവനായി അംഗീകരിക്കാൻ പറ്റത്തില്ല, പിന്നെയോ ധ്യാന സാക്ഷിയായി സ്വീകരിക്കാൻ പറ്റും. ഇന്നലെ ധ്യാനിച്ചവനും ഇന്ന് ധ്യാനിച്ചവനും നാളെ ധ്യാനിച്ചതും ഒരാളായതുകൊണ്ടും ധ്യാന പ്രവൃത്തി വേറെ വേറെ ആയതുകൊണ്ടും ധ്യാന സാക്ഷിയായി സ്വീകരിക്കാം. അവൻ ധ്യാന സാക്ഷിയാണെങ്കിൽ പിന്നെ അവനെങ്ങനെ ധ്യാനിക്കും? അപ്പോ നിങ്ങൾ ധ്യാനിക്കുന്നുവെന്ന് കരുതുമ്പോഴും അതാണ് അവിടെ താൻ വാസ്തവത്തിൽ, അവിടെ താൻ ധ്യാനിക്കുന്നവനല്ല, മറിച്ച് താൻ ധ്യാന സാക്ഷിയാണ്. എന്നാലേ ധ്യാനം തുടർന്ന് സംഭവിക്കത്തുള്ളൂ. കാരണം ഈ പ്രതിഭിജ്ഞയ്ക്ക് ഒരു സാക്ഷി പിന്നിലുണ്ടായാലും പറ്റും, ഇല്ലെങ്കിൽ അത് സംഭവിക്കത്തില്ല. ഇന്നലെ ഇന്ന് നാളെ എന്നുള്ള ഈ തുടർച്ചയിൽ ഇന്നേകോപിപ്പിക്കുന്ന ഒരാൾ വേണം, അതാണ് സാക്ഷി. അതുകൊണ്ട് ധ്യാനിക്കുന്നവനോട് തന്നെ പറയണം, ഈ ചിന്തിക്കുന്നവനോട് പറയണം, ഞാൻ ചിന്തിക്കുന്നു എന്ന് കരുതുമ്പോഴും വാസ്തവത്തിൽ നീ ചിന്തിക്കുന്നവനല്ല, ചിന്തയുടെ സാക്ഷിയാണ്. അവിടെ നിന്റെ ചിന്തകളെല്ലാം എന്താണ്? സാക്ഷ്യമാണ്. നിന്റെ മുമ്പിൽ പ്രകാശിക്കുന്നതാണെന്നുള്ള ആ തത്വത്തെ പറയണം. ആ സാക്ഷി എന്താണ് അടുത്ത് പറയും? ആ സാക്ഷി എന്ന് പറയുന്നതാണ് ഇവിടെ പറയുന്ന കൂടസ്ഥൻ. മുമ്പ് പറഞ്ഞ പ്രത്യക്കൗടസ്ഥ്യം എന്ന് പറഞ്ഞു ആന്തരികമായിരിക്കുന്ന ആ കൂടസ്ഥൻ പല രൂപത്തിലിരിക്കുന്നു. ഒന്നത് ആന്തരിക കൂടസ്ഥനായിരിക്കുന്നു, പിന്നെ അത് സാക്ഷിയായിരിക്കുന്നു ഈ പ്രവൃത്തികളൊക്കെ നടക്കുമ്പോൾ. പിന്നെ അതെന്ത് ചെയ്യുന്നു? പ്രവർത്തിക്കുന്നവനായി തന്നെ മാറുന്നു. അവിടെയാണ് നുവ് പറഞ്ഞ ബുദ്ധി താദാത്മ്യം സംഭവിക്കുന്നു. അങ്ങനെ മൂന്ന് തലത്തിലിരിക്കുന്നു. അതുകൊണ്ട് ധ്യാനം സംഭവിക്കുമ്പോൾ നീ ധ്യാന സാക്ഷിയാണ് എന്നിവിടെ ശുദ്ധമായ തത്വബോധത്തെ ഇവിടെ വെളിപ്പെടുത്തുകയാണ്. ഓം ശാന്തി ശാന്തി.